സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അഞ്ചാധ്യായം പതിനൊന്നാം ശ്ലോകം. ചർച്ച ചെയ്തത് കർമ്മയോഗിയെ പാപം സ്പർശിക്കുന്നില്ല, അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അടുത്ത ശ്ലോകത്തിലും അത് തന്നെയാണ് പറയുന്നത്. പാപം സ്പർശിക്കാതിരിക്കുക, ചിത്തശുദ്ധി, കർമ്മയോഗിയുടെ കർമ്മത്തിന് അത് മാത്രമേ ഉള്ളൂ ഫലം, അതാണ് അടുത്ത് പറയുന്നത്. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുറുഹന്തി സംഗം തെക്ത്വാത്മശുദ്ധൈ. കേവലം സത്വശുദ്ധി മാത്ര ഫലമേവ തസ്യ കർമ്മണ സ്യാത്. യസ്മാ കർമ്മയോഗിയുടെ കർമ്മത്തിന്റെ ഫലം കേവലം ചിത്തശുദ്ധി മാത്രമാണ്. ആ യോഗിയെ സംബന്ധിച്ചിടത്തോളം ചിത്തശുദ്ധി അല്ലാതെ മറ്റൊരു ഫലമില്ല. സാധാരണ കർമ്മ ഫലമായി വരുന്ന ജന്മം, സുഖദുഃഖാദി അനുഭവങ്ങൾ, ഇതൊന്നും കർമ്മയോഗിയെ സംബന്ധിച്ച് ഫലങ്ങളായി അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനോട് പറയുന്നത് കായേന ദേഹേന മനസ്സ ബുദ്ധ്യ കേവലേഹി മമത്വ വർജിതേഹി ഇന്ദ്രി ഈശ്വരായി കർമ്മകരോദിന ഫലായേരി മമത്വ ബുദ്ധിശൂന്യ ഇന്ദ്രിയരവി. എന്തുകൊണ്ടാണ് യോഗിയുടെ കർമ്മം കേവലമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, പറയുന്നു കായേന ശരീരം കൊണ്ട്, കേവലമായ മനസ്സ മനസ്സുകൊണ്ട്, കേവലമായ ബുദ്ധിയ ബുദ്ധി കൊണ്ട്, കേവലമായ എന്നെല്ലാത്തിനോടും ചേർക്കുകയാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കേവലമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? മമത്വ വർജിതേഹി, അവിടെ അഹന്തയും മമതയും ഇല്ലാതെ കേവലമായ ശരീരം കൊണ്ടെന്ന് പറയും. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. ഈശ്വരായവ കർമ്മകരോദിന മമ ഫലായ ഈശ്വരായ ഈശ്വരപ്രീത്യർത്ഥം ഈശ്വരപ്രസാദത്തിനായി അതിനുവേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് കർമ്മയോഗി. ന മമ ഫലായ എന്റെ എന്തെങ്കിലും ഫലത്തിന് വേണ്ടിയിട്ടല്ല. എന്നിങ്ങനെ മമത്വ ബുദ്ധിശൂന്യേഹി മമത്വ ബുദ്ധിശൂന്യമായ ഭാവനയോടുകൂടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മം ചെയ്യുന്നു എന്നർത്ഥം. കേവല ശ്രദ്ധ കായാദിഭിർ അവിപ്രത്യേക സമ്പദ്ധ്യതി സർവവ്യാപാരേഷു മമന്താവർജനായ. ഇവിടെ കേവലം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് കർമ്മയോഗിക്ക് ലേശം പോലും മമതയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മയോഗിക്ക് ചെയ്യുന്ന കർമ്മങ്ങളോട് മമതയില്ല. മമത വർജിതനായാണ് കർമ്മയോഗി ആ കർമ്മങ്ങളെ ചെയ്യുന്നത്. ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഫലയിച്ച പാടില്ല, ഫലത്തെ ഒഴിവാക്കണം, നിസ്സംഗനായി കർമ്മം ചെയ്യണം എന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലത്തെ മനസ്സുകൊണ്ട് ഫലം വേണ്ട എന്ന് സങ്കല്പിച്ച് മനസ്സുകൊണ്ട് നിസ്സംഗത ഭാവന ചെയ്തെല്ലാം കർമ്മം ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആ വ്യക്തിക്ക് കർമ്മത്തോട് ആസക്തി വരും, കർമ്മത്തോട് മമത വരും. കർമ്മഫലത്തോടുള്ള മമത ഉപേക്ഷിച്ചാലും ചെയ്യുന്ന പ്രവൃത്തിയോടൊരു മമത വരും, അതും വരാൻ പാടില്ല എന്നാണ്. ചെയ്യുന്ന പ്രവൃത്തിയോട് വരുന്ന മമത എങ്ങനെ വരുന്നു? ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ച സ്വാഭാവികമായും പ്രവൃത്തികളിൽ ന്യൂനതകൾ വരും, ആ പ്രവൃത്തി ചിലപ്പോൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരും, അല്ലെങ്കിൽ പ്രവൃത്തി ചിലപ്പോൾ വിപരീതമായി പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെ പ്രവൃത്തിയെ സംബന്ധിച്ച് വരുന്ന ന്യൂനതകളിൽ മമതയുള്ള ഒരാളിന് ദുഃഖം വരും. പ്രവൃത്തിയോട് ആസക്തിയുള്ള ഒരാൾ, പ്രവൃത്തിയുടെ ഫലത്തോടല്ല, കേവല പ്രവൃത്തിയോടെയാണ്. അപ്പോൾ യോഗി എന്ത് ചെയ്യുന്നു? എങ്ങനെയാണോ ഫലയിച്ച പിടിയുന്നത്, അതുപോലെ ആ പ്രവൃത്തിയോട് മമത പിടിയുന്നു. അപ്പോൾ പ്രവൃത്തിയോട് മമത പിടിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴും പ്രവൃത്തി നല്ലവണ്ണം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രവൃത്തി നല്ലവണ്ണം ആ പ്രവൃത്തിയെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ പ്രവർത്തിക്കുന്ന വ്യക്തി ദുഃഖമുണ്ടാക്കത്തക്ക തരത്തിൽ ആ പ്രവൃത്തിയോട് ആസക്തി അല്ലെങ്കിൽ ആ പ്രവൃത്തിയോട് മമത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവൃത്തി നിമിത്തമായി സൗതുക്കാനുഭവങ്ങൾ കർമ്മയോഗിക്കുണ്ടാകുന്നില്ല. കാരണം സ്ഥാനഗതിയിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് പ്രവൃത്തിയോട് മമതയുണ്ട്. കർമ്മഫലത്തോട് വരുന്ന മമത ഭാവിയിലാണ് ഫലത്തെ ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രവൃത്തിയോട് ഉണ്ടാകുന്ന മമത ആ പ്രവർത്തിക്കുന്ന വേളയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് സുഖദുഃഖങ്ങളുണ്ടാക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ആ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കർമ്മത്തോട് മമതയില്ലാതെ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുന്നു. അതാണ് ശരിക്കുള്ള സംഘത്യാഗം എന്ന് പറയുന്നത്. പ്രവൃത്തിയോടുള്ള സംഘത്യാഗം, ഫലത്തോടുള്ള സംഘം പോലെ തന്നെ കുഴപ്പം പിടിച്ചതാണ് പ്രവൃത്തിയോട് വരുന്ന സംഘവും. ആണ് പറയുന്നു, യോഗിനഃ കർമ്മിണഃ കർമ്മകുറുവന്തി സംഘം തക്ത്വ. സംഘം തക്ത്വ, ആ പ്രവൃത്തിയോടും പ്രവൃത്തിയോട് മാത്രമല്ല ഫലവിഷയം ഫലത്തോടുമുള്ള സംഘത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മശുദ്ധയെ സത്വശുദ്ധയെ ചിത്തശുദ്ധിക്ക് വേണ്ടി. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തിയോടും യാതൊരു ആ പ്രവൃത്തി സ്വയം ഒരു ബന്ധനമാകാതെ ആ പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്ന് ആ പ്രവൃത്തി ചെയ്യുക, അതാണ് ശരിക്കുള്ള നിസ്സംഗത. എന്തിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നു? ആത്മശുദ്ധയെ സത്വശുദ്ധയെ ചിത്തശുദ്ധിക്ക് വേണ്ടി, മനഃശുദ്ധിക്ക് വേണ്ടി അത് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ പ്രവൃത്തി തന്നെ സുഖദുഃഖത്തിന് കാരണമായി തീരും, പ്രവൃത്തിയുടെ ഫലം വരെ കാത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ല. തസ്മാ തത്രൈവ തവാധികാര ഇതി കുരു കർമ്മൈവ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നു, നിന്റെ അധികാരം എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നതിനാണ്. ഒരിക്കലും പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിനല്ല. പ്രവൃത്തിക്ക് ദോഷമുണ്ടെന്ന് കരുതി പ്രവൃത്തി ഉപേക്ഷിക്കാൻ പാടില്ല. കുരു കർമ്മ ഏവ, അതുകൊണ്ട് നീ കർമ്മം തന്നെ ചെയ്യുക. കർമ്മത്തെ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള സന്യാസമല്ല ചെയ്യേണ്ടത്. കർമ്മത്തെ അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള ആ കർമ്മത്തോട് മമതയില്ലാതെ കർമ്മത്തോട് ആസക്തിയില്ലാതെ, എന്നാൽ കർമ്മത്തെ അത് നല്ലവണ്ണം ചെയ്യും. കർമ്മത്തിന് ന്യൂനത വരാതെ കർമ്മങ്ങൾ ചെയ്യണം. പക്ഷേ തന്റെ കഴിവിനതീതമായോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, തനിക്കറിയാൻ വയ്യാത്ത കാരണങ്ങളുണ്ടോ, കർമ്മത്തിൽ ന്യൂനതകൾ സംഭവിച്ചു കഴിഞ്ഞാലും ആ കർമ്മത്തോട് മമതയില്ലാത്തതുകൊണ്ട് അതൊന്നും ആ കർമ്മയോഗിയെ വേദനിപ്പിക്കുന്നില്ല, ദുഃഖിപ്പിക്കുന്നില്ല. അവിടെയാണ് ശരിക്കുള്ള സംഗത്യാകും. കർമ്മം ചെയ്ത് ആ കർമ്മത്തിന്റെ ഫലം വരുമ്പോൾ കർമ്മയോഗി ഇതിൽ സമത്വം ഉണ്ടായാൽ പോരാ. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മയോഗിയിൽ സമത്വം വേണം. അതിനുവേണ്ടിയിട്ടാണ് സംഘത്യാഗം കർമാനുഷ്ഠാന വേളയിലും വേണം, ഫലാനുഭവ വേളയിൽ മാത്രം പോര, കർമാനുഷ്ഠാന വേളയിലും സംഘത്യാഗം വേണം, എന്നാലേ ആത്മശുദ്ധി സംഭവിക്കത്തുള്ളൂ. പറയുന്നു, യോഗിനഹ യോഗികൾ കേവലേഹി, പറയുന്നു മമതാരഹിതമായി കായേന ശരീരം കൊണ്ടും മനസ്സ മനസ്സുകൊണ്ടും ബുദ്ധ ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും സംഗം തക്വ സംഘത്തെ ത്യജിച്ച് ആത്മശുദ്ധയെ മനഃശുദ്ധിക്കായി കർമ്മകുറുവന്തി പ്രവർത്തിക്കുന്നു. കായേന മനസാ ബുദ്ധ്യ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുറുവന്തി സംഗം തെക്വാത്മശുദ്ധൈ. യുക്തകർമ്മഫലം തെക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്തകാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ. യസ്മാച്ച യുക്തഃ ഈശ്വരായ കർമാണി നമമ ഫലായ ഇത്യേവ സമായിതഃ സൻ. യുക്തനായി യോഗി യുക്തനായി കർമ്മം ചെയ്യുന്നു എന്ന് പറയും. യുക്തൻ എന്ന് പറഞ്ഞാൽ യോഗത്തോടുകൂടിയവനായി. എന്താണ് ആ യോഗിയുടെ യോഗം എന്നാണ് പറയുന്നത്. ഈശ്വരായ കർമാണി ന മമ ഫലായ, എന്റെ എല്ലാ പ്രവൃത്തികളും ഈശ്വരന് വേണ്ടി. ന മമ ഫലായ, ഒരു പ്രവൃത്തിയിൽ നിന്നും യാതൊരു ഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു മോക്ഷം കൂടി ആഗ്രഹിക്കുന്നില്ല. ഇത്യവും സമാഹിത, ഇങ്ങനെ ഉള്ള ഭാവനയോടുകൂടി, ഏകാഗ്രമായ ഭാവനയോടുകൂടി, ഇങ്ങനെയുള്ള ധാരണയോടുകൂടി കർമ്മഫലം തെക്കുക. ആ ഭാവന കൊണ്ടവൻ എന്ത് ചെയ്യുന്നു, ആ കർമ്മഫലത്തെ പരിത്യജിക്കുന്നു. പരിത്യജ്യ ശാന്തി മോക്ഷാക്യം ആപ്നോതി നൈഷ്ഠികി നിഷ്ഠായാം ഭവാൻ. അങ്ങനെ ആ കർമ്മയോഗി ശാന്തിയെ പ്രാപിക്കുന്നു. എന്താണ് പരമമായ ശാന്തി? മോക്ഷാക്യം, അത് തന്നെയാണ് മോക്ഷം. മോക്ഷം തന്നെയാണ് ശാന്തി. അതെന്താണ്? നൈഷ്ഠികിയും പറയുന്നു. നിഷ്ഠായാം ഭവം, ഭവം ഒരു നിഷ്ഠയിലൂടെ ശ്രദ്ധിക്കുന്നതാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. നിഷ്ഠയുള്ളവന് നമ്മൾ പറഞ്ഞ യുക്തൻ എന്ന് പറഞ്ഞു, സമാഹിതൻ, ഏകാഗ്രതയുള്ളവൻ, ജീവിതത്തിൽ നിഷ്ഠയുള്ളവൻ എന്നർത്ഥം. ജീവിതത്തിൽ ഒരു നിഷ്ഠ പുലർത്തുന്നവൻ, ഏകാഗ്രതയുള്ളവൻ, അവൻ ആ മോക്ഷത്തെ പ്രാപിക്കുന്നു. എന്താണ് ആ നിഷ്ഠ? എന്താണ് ആ നിഷ്ഠ? കർമ്മയോഗിക്ക് വേണ്ടതായ സത്വശുദ്ധി, ജ്ഞാനപ്രാപ്തി, സർവകർമ്മ സന്യാസ, ജ്ഞാനനിഷ്ഠ ക്രമേണ ഇത് വാക്യശേഷം. അത്രയും കൂടി അവിടെ ഭാഷകാരൻ കൂട്ടിച്ചേർക്കുകയാണ് വാക്യശേഷം. എന്താണ് നിഷ്ഠ വരുന്നത്? അവിടെ കർമ്മയോഗത്തിനുള്ള നിഷ്ഠ കൊണ്ട് സത്വശുദ്ധിയിൽ, ചിത്തശുദ്ധിയിൽ സ്ഥിരത വരുന്നു എന്ന് പറയുന്നത്. നിഷ്ഠ എന്ന് പറയുന്നത് സ്ഥിരതയാണ്. അപ്പൊ ഇതിനോടെല്ലാം ജിജ്ഞാസമുണ്ട്. ഇതിലേക്ക് ഇറങ്ങുകയും പ്രവർത്തിക്കുകയും എന്നാലത് മുടക്കുകയും കൃത്യമായി ചെയ്യാതിരിക്കുകയും, അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നത്. നിഷ്ഠയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്നത്. സത്വശുദ്ധി ഉണ്ടാകണം. നിരന്തരമായ യോഗ പരിശീലനത്തിലൂടെ ചിത്തശുദ്ധി സമ്പാദിക്കണം. അങ്ങനെ ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തി, അതിന് നിഷ്ഠയുണ്ടാകണം, അത് സ്ഥിരമായി വരണം. അതുകൊണ്ടെന്താണ് സർവകർമ്മ സന്യാസം? ആ ജ്ഞാനനിഷ്ഠയിലൂടെ, വിവേകപ്രാപ്തിയിലൂടെ വരുന്ന സർവകർമ്മ സന്യാസം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് കർമ്മണ്യകർമ്മയ പശ്യ എന്നും മറ്റും വരുന്ന ദൃഢമായ ജ്ഞാനം. അങ്ങനെ ജ്ഞാനനിഷ്ഠ, ആ ജ്ഞാനത്തിൽ സ്ഥിരത വരിക. ഈ ക്രമേണ ഇത് ക്രമമായി സംഭവിക്കണം. ചിത്തശുദ്ധി, ജ്ഞാനപ്രാപ്തി, സർവകർമ്മ സന്യാസം, ജ്ഞാനനിഷ്ഠ, ഈ ഒരു ക്രമം പല ഭാഗങ്ങളിലും പറയും. ക്രമേണേതി വാക്യശേഷ. അങ്ങനെ ക്രമേണ ഒരാളെന്ത് ചെയ്യുന്നു? മോക്ഷത്തെ പ്രാപിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായിത്തീരുന്നു. യസ്തു പുനര അയുക്തോ അസമാഹിത, അങ്ങനെ അല്ലാത്തവനോ സാധാരണ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ അസമാഹിത, ഏകാഗ്രതയില്ലാത്തവൻ, യോഗമില്ലാത്തവൻ, അവനെന്ത് ചെയ്യുന്നു? കാമകാരേണ കരണം കാരഹ കാമസ്വീകാരഹ കാമകാരഹ, കാമത്തെ ചെയ്തുകൊണ്ട് എന്നർത്ഥം. കാമകാരനായി എന്നുവെച്ചെന്താണോ, കാമം കൊണ്ട് പ്രവർത്തിക്കുന്നവനായി, കാമകാരേണ കാമപ്രേരിതതയ, അവനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് കാമമാണ്, ദുരാഗ്രഹമാണ്. ആ ദുരാഗ്രഹത്താൽ പ്രേരിതനായി സാധാരണ മനുഷ്യൻ കർമ്മം ചെയ്യും. അവന് ചെയ്യുന്ന കർമ്മത്തോട് വലുതായി മമത വരും. ആ കർമ്മം പ്രവർത്തിക്കുമ്പോൾ തന്നെ അവനെ അത് ബന്ധിക്കും. കൂടാതെ മമ ഫലാതീതം കരോതി കർമ്മ ഇത്യവും ഫലേസക്തോ, അവൻ കർമ്മത്തോടും കർമ്മത്തിൻ്റെ ഫലത്തോടും, ഈ കർമ്മം ചെയ്യുന്നു എനിക്കിതിൻ്റെ ഫലം വേണം, ആ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആസക്തനായി നിബദ്ധതയെ ബന്ധിക്കപ്പെടുന്നു. എന്നുവെച്ചാൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നു, കർമ്മഫലമായിരിക്കുന്ന ജന്മത്തെയും സുഖദുഃഖങ്ങളെയും സ്വീകരിക്കേണ്ടി വരുന്നു. അതത്വം യുക്തോ ഭവ, അതുകൊണ്ട് അങ്ങനെ നിനക്ക് സംഭവിക്കരുത്, നീ യോഗിയായി തീരണം, കർമ്മത്തെ യോഗാത്മകമായി കർമ്മത്തെ അനുഷ്ഠിക്കണം, അതാണ് എന്റെ താല്പര്യം. ഇന്നു യുക്ത യോഗി കർമ്മഫലം തെക്വ, കർമ്മഫലത്തെ ഉപേക്ഷിച്ച് നിഷ്ഠികീം ശാന്തിം ആപ്നോതി, നിഷ്ഠയിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അയുക്ത യോഗിയല്ലാത്തവൻ കാമകാരേണ കാമത്താൽ പ്രേരിതനായി ഫലേ സക്തോ, ഫലത്തിൽ സക്തനായി നിബദ്ധതയെ ബന്ധിക്കപ്പെടുന്നു. യുക്തഃ കർമ്മഫലം തെക്ത്വാ ശാന്തിം ആപ്നോതി നിഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധതേ. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ യസ്തു പരമാർത്ഥദർശി സഹ. പരമാർത്ഥദർശി തത്വജ്ഞാനി അയാൾ എങ്ങനെ ഇരിക്കുന്നു, അതടുത്ത് പറയുന്നു, സർവാണി കർമാണി സർവകർമാണി സന്യസ്യ പരിത്യജ്യ നിത്യം നൈമിത്തികം കാമ്യം പ്രതിഷിദ്ധം ച സർവകർമാണി. സർവകർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട്, അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആചാര്യസ്വാമികളെപ്പോഴും അത് വൈദികമായിട്ട് ചിന്തിക്കത്തുള്ളൂ. വൈദികമായ കർമ്മങ്ങൾ അതേ തരത്തിലുണ്ട്, നിത്യം നൈമിത്തികം കാമ്യം നിഷിദ്ധം, ഇങ്ങനെയുള്ള സർവകർമ്മങ്ങൾ, നാല് തരത്തിലുള്ള കർമ്മങ്ങൾ. വൈദികമായി വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെയും നാലായി തിരിക്കാം. അങ്ങനെയുള്ള നാല് കർമ്മങ്ങളെയും നിത്യകർമ്മം നിത്യാഗ്നിഹോത്രവും മറ്റും അത് വിധിച്ചിരിക്കുന്നതാണ്. നൈമിത്തികം, നൈമിത്തിക കർമ്മങ്ങൾ പുത്രജന്മ പോലെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഗൃഹസ്ഥൻ ചെയ്യാൻ വേണ്ടി വിധിച്ചിരിക്കുന്ന നൈമിത്തിക കർമ്മങ്ങൾ. കാമ്യകർമ്മങ്ങൾ അശ്വമേധം പോലെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയുള്ള കാമ്യകർമ്മങ്ങൾ. പ്രതിഷിദ്ധ കർമ്മങ്ങൾ, അവിടെ നിഷിദ്ധമായിട്ടുള്ള അധർമ്മ ആചരണങ്ങൾ, സുരാപാനം, സ്തേയം, മോഷണം തുടങ്ങിയ കർമ്മങ്ങൾ നിഷിദ്ധ കർമ്മങ്ങളാണ്. ഇങ്ങനെയുള്ള ഇങ്ങനെ നാല് തരത്തിലാണ് കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വേദത്തിൽ. അതിനെ തുടർന്ന് തന്നെ സ്മൃതികളിലും ഉപാസനകളും മറ്റു കർമ്മങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇത്തരം കർമ്മങ്ങൾ വേദവുമായി ബന്ധപ്പെടുത്തിയാണ് കർമ്മങ്ങൾ ഉള്ളു. അതുകൊണ്ട് വേദത്തിൽ വിശദീകരിച്ച രീതിയിൽ ഇവിടെ പറയുന്നു, നിത്യം നൈമിത്തികം കാമ്യം പ്രതിഷിദ്ധം, അതാണ് സർവകർമ്മങ്ങൾ, ഇതിൽ പെടുന്നു. താനി മനസാ വിവേക ബുദ്ധ്യ കർമാതു അകർമ്മ സന്ദർശനേന സന്ത്യജ്യ, കർമ്മങ്ങളെ മനസ്സുകൊണ്ട് തിരിച്ചിട്ട് മനസ്സുകൊണ്ട് എങ്ങനെ കർമ്മങ്ങളെ ത്യജിക്കാൻ പറ്റും? പറയുന്നു വിവേകബുദ്ധിയ, വിവേകം കൊണ്ട്. വിവേകം കൊണ്ട് എങ്ങനെ ത്യജിക്കുന്നു? കർമാദു അകർമ്മ സംദർശനേന സന്ധ്യ കർമ്മണ്യ അകർമ്മയ പശ്യ എന്ന സ്ഥലത്ത് വിശദീകരിച്ച രീതിയിൽ കർമ്മങ്ങളെ വിവേകം കൊണ്ട് ത്യജിച്ചിട്ട് അങ്ങനെ ത്യജിച്ചിട്ട് ആസ്ഥേ തിഷ്ഠതി സുഖം തക്ത വാങ്മന കായചേഷ്ടോ നിരായാസ പ്രസന്നചിത്ത ആത്മനോ അന്യത്ര നിവൃത്ത ബാഹ്യ സർവപ്രയോജന ഇതി സുഖം ആസ്ഥേ ഇതിച്ചതി. സുഖം ആസ്ഥേ, അങ്ങനെ കർമ്മങ്ങളെയെല്ലാം മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് വിവേകം കൊണ്ട് ത്യജിച്ചിട്ട് സുഖം ആസ്ഥേ, സുഖം തിഷ്ഠതി, വളരെ സുഖമായി ശരീരത്തിൽ ഇരിക്കുന്നു. ഇത് രണ്ടു തരത്തിലാണ്. ഒന്ന്, ആത്മാവിന്റെ നിജസ്ഥിതി ഇങ്ങനെയാണ്. ആത്മാവ് ഈ ജീവൻ ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട് ഈ ശരീരത്തെ കൊണ്ട് മനസ്സുകൊണ്ടും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആത്മാവ് ആ ജീവഭാവം പിടിച്ചിട്ട് സുഖമായി ഈ ശരീരത്തിലിരിക്കുന്നു. ഇത് താൻ അറിയുന്നില്ല. താൻ ആത്മാവ് തന്നെ ജീവഭാവത്തിലേക്ക് വന്ന് ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ താൻ ഈ ശരീരത്തിൽ സുഖമായിരിക്കുന്നു എന്ന് അറിയുന്നില്ല. തിക്ത വാങ്മനക്കായ ചേഷ്ടോ, ആത്മാവ് തന്നെ ജീവഭാവത്തിൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ജീവൻ തന്നെ ആ ജീവഭാവം വിട്ട് ആത്മഭാവത്തിൽ തിക്തവാങ്മനക്കായ ചേഷ്ടോ, ഈ ചേഷ്ടകളെല്ലാം ത്യജിച്ചവനായി പരമാർത്ഥത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. നിരായാസ, നിരായാസനായി, പ്രസന്ന ചിത്ത, ചിത്തപ്രസന്നതയോടുകൂടി. ആ ചിത്തപ്രസാദം ആർക്കാ വരുന്നത്? ആരാണോ തന്റെ ആ യഥാർത്ഥ നില അറിയുന്നത്, ഈ ജീവഭാവത്തിൽ ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് ഈ പ്രവൃത്തി ചെയ്ത് ദുഃഖിക്കുമ്പോൾ അതിനെ വിവേക ബുദ്ധി കൊണ്ടറിഞ്ഞു, നേരത്തെ പറഞ്ഞ രീതിയിൽ കർമ്മത്തിൽ അകർമ്മ ദർശനം മറ്റും കൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? പ്രസന്നചിത്തനായിരിക്കുന്നു. ആത്മനോ അന്യത്ര നിവൃത്ത ബാഹ്യ സർവപ്രയോജനം, സർവ ബാഹ്യപ്രയോജനങ്ങളിൽ നിന്നും നിവൃത്തനായവൻ. തനിക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ചേഷ്ടകളെ കൊണ്ടോ മറ്റൊന്നും തന്നെ നേടാനില്ല. ബാഹ്യ സർവപ്രയോജനങ്ങളിൽ നിന്നും നിവൃത്തനായവൻ, ഒരു ഫലവും ഇവകൾ കൊണ്ടൊന്നും നേടാനില്ല എന്ന ബുദ്ധി കൊണ്ട് പ്രസന്ന ചിത്തനായവൻ സുഖം ആസ്തി, അവൻ ഈ ശരീരത്തിൽ സുഖമായിരിക്കുന്നു. ഇപ്പൊ ജീവൻ സാധാരണ എവിടെയിരിക്കുന്നു? അയാൾ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു, വീട്ടിലിരിക്കുന്നു. അങ്ങനെയാണ് അയാളുടെ ഭാവം. ജീവൻ കരുതുന്നത് താൻ മറ്റൊരിടത്തിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്? ആ ജീവൻ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തോടു കൂടിയേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ശരീരമായിട്ടേ തന്നെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് സാധാരണ ജീവന്മാരെല്ലാം കരുതുന്ന എവിടെ? താൻ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരിക്കുന്നു, ഈ ലോകത്തിലിരിക്കുന്നതായി അവൻ കരുതുന്നു. പക്ഷെ ഇവിടെ വിവേകബുദ്ധിയുള്ളവനാണെങ്കിലോ കരുതുന്നത് എന്താണ്? താൻ ഈ ലോകത്തിലല്ല ഇരിക്കുന്നത്, വീട്ടിലല്ല ഇരിക്കുന്നത്, മറിച്ച് ഈ ശരീരത്തിലിരിക്കുകയാണ്. ഈ ശരീരം തന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഇരിപ്പിടം മാത്രം, അതിന് ബാഹ്യമായ ഒരു ഇരിപ്പിടവുമായിട്ടുള്ള ബന്ധം മാത്രമേ തനിക്ക് ഈ ശരീരവുമായിട്ടുള്ളൂ. ശരീരം തനിക്ക് കേവലം വസിക്കുന്നതിനുള്ള ഒരു താത്കാലികമായ ആവാസസ്ഥാനം മാത്രമാണ് എന്നറിഞ്ഞിട്ട് പ്രസന്നചിത്തനായി സുഖമായി ഇരിക്കുന്നു തത്വജ്ഞാനി. വശി ജിതേന്ദ്രിയ ഇത്യർത്ഥം. അവൻ വശിയാണ്, ജിതേന്ദ്രിയനാണ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാം ചേഷ്ടക്കനുസരിച്ച് ബാഹ്യമായി തന്നെ തന്നെ വിസ്മരിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ മനസ്സിനെ സ്വാധീനമാക്കിയവൻ ജിതേന്ദ്രിയനായി. ഇവിടെ ജിതേന്ദ്രിയൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ സാധാരണ ജിതേന്ദ്രിയൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ദുർവികാരങ്ങളെ ജയിച്ചെന്നുള്ള അർത്ഥത്തിലാണ്. അവനാണ് ജിതേന്ദ്രിയൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിച്ചു. അവന്റെ മനസ്സിൽ ദുർവികാരങ്ങൾ, വിചാരങ്ങൾ, കാമക്രോധാദി വികാരങ്ങൾ വരുന്നില്ല. വികാരങ്ങളെ അവൻ അതിജീവിക്കുന്നു, അവന് കീഴ്പ്പെടുന്നില്ല. പക്ഷെ ഇവിടെ ജിതേന്ദ്രിയൻ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഇവിടെ ജിതേന്ദ്രിയൻ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ എല്ലാ ചലനങ്ങളെയും, മനസ്സ് ഏതെങ്കിലും തരത്തിൽ ഇന്ദ്രിയങ്ങളിലോടോ ശരീരത്തോടോ താതാന്മ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അത് ആ ജീവ അവന്റെ ആത്മഭാവം സ്വരൂപസ്ഥിതി വിട്ട് ജീവഭാവത്തിലേക്ക് വരും. അപ്പോൾ ആ ജീവഭാവത്തിലേക്ക് വരുന്ന മനസ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, അതിന് ദുരാഗ്രഹങ്ങൾ തന്നെ വേണമെന്നില്ല, അവന് ദുരാചാരി ആകണമെന്നില്ല, സദാചാരിയായിരിക്കുന്നവനും സദ്ധർമ്മത്തിൽ വർദ്ധിക്കുന്നവനും എല്ലാം എന്താണ്, അജിതേന്ദ്രിയന്മാരാണ് ഇവിടെ പറയുന്ന അർത്ഥത്തിൽ. എന്തുകൊണ്ട്? എതിരുവന്റെ ഏതൊരു ജീവനിലാണോ മനസ്സ് ഇവയോട് താതാന്യപ്പെട്ടു പോകുന്നു, നല്ലതിനായാലും ശരി, ചീത്തയ്ക്കായാലും ശരി, ബന്ധത്തിനായാലും ശരി, മോക്ഷത്തിനായാലും ശരി, അവൻ ജിതേന്ദ്രിയനല്ലാതാകുന്നു. അപ്പോൾ ആ മനസ്സ് അങ്ങനെ ഈ ജീവന്റെ ഒരു ഉപകരണങ്ങളോട് അല്ലെങ്കിൽ ആ ജീവഭാവത്തിലേക്ക് മനസ്സ് താഴ്ന്നു വരാതെ ആ ജീവഭാവത്തെ വിട്ട് മനസ്സ് എപ്പോഴാണോ നീക്കുന്നത് അപ്പോൾ മാത്രമേ അവൻ ജിതേന്ദ്രിയനാകത്തുള്ളൂ, അവന് മനസ്സിനെ പൂർണ്ണമായും ജയിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ മനസ്സിനെ ജയിച്ചിരിക്കുന്നവൻ, അങ്ങനെ മനസ്സിനെ ജയിക്കുന്ന എന്തുകൊണ്ട്? ആ വിവേക ബുദ്ധിയുണ്ട്, ആത്മബോധമുണ്ട്. അപ്പോൾ ആത്മബോധം കൊണ്ട് മനസ്സിനെ സ്വാധീനമാക്കിയവൻ, ഏതൊരു മനസ്സാണോ ഒരിക്കലും ആത്മഭിന്നമായ ജീവന്റെ ഒരു ഉപാധികളുമായും ഒരു ഉപകരണങ്ങളുമായും താതാന്യപ്പെടാതിരിക്കുന്നു, ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവത്തിലേക്ക് വരാതെ എന്ത് കരുതുന്നു? ഈ ശരീരത്തെ തനിക്കിരിക്കുന്നതിനുള്ള കേവല ഒരു ഉപകരണം മാത്രമാക്കി അറിഞ്ഞുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നു അവനാണ് ജിതേന്ദ്രിയൻ. കഥം ആസ്തെ, അവൻ എവിടെ എങ്ങനെ ഇരിക്കുന്നു? അത് പറയുന്നു, ഇത്യാഹ നവദ്വാരേ പുരേ, നവദ്വാരമായ ഇപ്പുരത്തിൽ. എന്തുകൊണ്ട് പ്രത്യേകം പറയുന്നു? എങ്ങനെയാണോ ഒരുവൻ പട്ടണത്തിൽ താമസിക്കുന്നത്, ആ പട്ടണത്തിന്റെ അധിപൻ ആ പട്ടണത്തിൽ താമസിക്കുന്നു, ചക്രവർത്തി തന്റെ പുരത്തിൽ താമസിക്കുന്നു, അപ്പോൾ അതിൽ കോട്ടയെല്ലാം കെട്ടി അതിൻ്റെ അകത്ത് സ്വയം സുരക്ഷിതനായി സൈന്യങ്ങളെല്ലാം അതാത് സ്ഥാനങ്ങളിൽ നിർത്തി വേണ്ട സുരക്ഷയെല്ലാം ചെയ്ത് ഇരിക്കുന്നത് പോലെ ഈ ജീവൻ എന്ത് ചെയ്യുന്നു? ആ ജീവഭാവം വെടിഞ്ഞ് ഈ പുരത്തിൽ, ശരീരമാകുന്ന പുരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. നവദ്വാരങ്ങളുള്ള ഈ പുരം ശരീരത്തെ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന, എങ്ങനെയാണോ ആ കോട്ടയിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ ഇരിക്കുന്ന രാജാവ് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നത് താനിതിൽ നിന്ന് വേറെയാണ്, ഒരിക്കലും താൻ അതാണെന്ന് അയാൾ അഭിമാനിക്കുന്നില്ല, തന്റെ രാജ്യമാണ് താനെന്ന് അയാൾക്ക് അഭിമാനമില്ല, താൻ രാജ്യത്തിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ തന്റെ പുരത്തിൽ ഇരിക്കുന്നു എന്നുള്ള അഭിമാനമേ ഉള്ളൂ. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ സമദർശി നവദ്വാരേ പുരേ, നവദ്വാരങ്ങളുള്ള ഈ ശരീരമാകുന്ന പുരത്തിൽ ഈ പുരത്തെ വെറും ഒരു ഇരിപ്പിടമാക്കി അതിൽ നിന്നും സ്വതന്ത്രനായി അതിലിരിക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സപ്തശീർഷാണി ശീർഷന്യാനി ആത്മനഹ ഉപലബ്ധിദ്വാരാണി, ഏഴ് ദ്വാരങ്ങൾ ശിരസിലുള്ള, രണ്ട് കണ്ണ്, രണ്ട് മൂക്ക്, രണ്ട് ചെവി, വായ്, അങ്ങനെ ഏഴ് ദ്വാരങ്ങൾ. ഉപലബ്ധിദ്വാരാണ് ഈ ജ്ഞാനത്തിന് അല്ലെങ്കിൽ വിഷയഗ്രഹണത്തിന് ഉപായങ്ങളായിരിക്കുന്നവ. അർവാഗ്വേ മൂത്രപുരീഷ വിസർഗാർത്ഥെ, മൂത്ര മല വിസർജനത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് ദ്വാരങ്ങൾ, അങ്ങനെയുള്ള നവദ്വാരങ്ങളുള്ള തൈഹി ദ്വാരേഹി നവദ്വാരം പുരമിച്ചതി. ഇങ്ങനെ എങ്ങനെയാണ് ഒരു പട്ടണം, അതിനൊരു ചുറ്റുമതൽ, അതിന് വാതിലുകൾ, വലിയ വലിയ വാതിലുകളുള്ളത്, ആ വാതിലിലൂടെ അതിനകത്തിരിക്കുന്ന ആരാണോ ആ പുരത്തിന് സ്വാമിയായിരിക്കുന്നവൻ പുറത്തേക്ക് പോവുകയും ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ശരീരമാകുന്ന ഈ പുരത്തിൽ ഈ ദ്വാരങ്ങളിലൂടെ, പ്രധാനപ്പെട്ട ഈ ദ്വാരങ്ങളാണ് നവദ്വാരങ്ങൾ, ഈ നവദ്വാരങ്ങളിലൂടെ ബാഹ്യ ലോകത്തിലേക്ക് പോവുകയും തിരിച്ചു കടന്നു വരികയും ചെയ്യുന്നവനായ ഈ ദേഹി, ആ ദേഹി ശരീരം പുരമിവ പുരം ആത്മീക സ്വാമികം. ഈ ദേഹിക്കും എന്താണ്, ഈ ശരീരം ഒരു പട്ടണം പോലെയാണ്, ചുറ്റുമതിലും വാതിലുകളുമുള്ള ഒരു പട്ടണം പോലെ. പുരമിവ പുരം ആത്മീക സ്വാമികം, എങ്ങനെയാണോ പട്ടണത്തിന് ഒരേ ഒരു യജമാനൻ മാത്രമാരാണ് രാജാവ്, ഇവിടെ മറ്റാർക്കും അതിൽ അവകാശമുണ്ട്, രാജാവിന് മാത്രമേ അവകാശമുള്ളൂ. അതുപോലെ ശരീരമാകുന്ന ഇതിലും ഒരേ ഒരു ഉടമസ്ഥൻ മാത്രമാണുള്ളത്, ജീവൻ. ഒരു ശരീരത്തിൽ ഒരു ജീവൻ മാത്രം, അതുകൊണ്ടു ആത്മീക സ്വാമികം, ആ ജീവൻ ആണവിടെ ഇതിന് യജമാനായിരിക്കുന്നത്. എന്തുകൊണ്ട്? തദർത്ഥ പ്രയോജനിച്ച ഇന്ദ്രിയ മനോബുദ്ധി വിഷയി അനേക ഫലവിജ്ഞാനസ് ഉത്പാദകൈഹി പൗരൈ ഇവ അധിഷ്ഠിതം. രാജാവ് എങ്ങനെയാണോ തൻ്റെ പട്ടണത്തിലിരുന്നു കൊണ്ട് തൻ്റെ ഓരോ കാര്യങ്ങളും സാധിക്കുന്നതിന് വേണ്ടി അനേകം ജനങ്ങളെ ഓരോരോ കാര്യങ്ങളിലും നിയോഗിക്കുന്നത്, മന്ത്രിയെ, സേനാനായകനെ, ഭൃത്യന്മാരെ എല്ലാം അതാത് കാര്യങ്ങളിലേക്ക് നിയോഗിച്ച് അവരെ കൊണ്ടെല്ലാം പ്രവർത്തിപ്പിച്ച് താൻ സുരക്ഷിതനായി സന്തോഷത്തോടുകൂടി പുരത്തിൽ തൻ്റെ പട്ടണത്തിൽ വസിക്കുന്നത്. അതുപോലെ ഇവിടെയും എന്ത് ചെയ്യുന്നു ഈ ജീവൻ? ഏകസ്വാമി, താൻ തന്നെയാണ് ഇതിന്റെ ഒരേ ഒരു യജമാനൻ, ഒരേ ഒരു ചക്രവർത്തി. അങ്ങനെ ഇരുന്നുകൊണ്ട് തദർത്ഥ പ്രയോജനം, തന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടി, അതാണ് തദർത്ഥം പുരുഷാർത്ഥം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയ മനോബുദ്ധി വിഷയി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ. അനേക ഫലവിജ്ഞാനസ്യ ഉത്പാദകി, അതെന്ത് ചെയ്യുന്നു? അനേക കർമ്മങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച് എല്ലാം ഉള്ള ജ്ഞാനത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സദാസമയം ആ ജീവന്. പൗരൈരിവ അധിഷ്ഠിതം, എങ്ങനെയാണോ രാജാവ് പൗരന്മാരെല്ലാം അതാത് സ്ഥാനങ്ങളിൽ താമസിപ്പിച്ചുകൊണ്ട് താൻ അതിൻ്റെ ചക്രവർത്തിയായിരിക്കുന്നത്, അതുപോലെ ഈ ജീവനും ഈ ശരീരമാകുന്ന പുരത്തിൻ്റെ ചക്രവർത്തിയായി ഇന്ദ്രിയാദി ഭൃത്യന്മാരെ ഉപയോഗിച്ച് തസ്മിൻ നവദ്വാരേ പുരേ, ആ നവദ്വാരങ്ങളുടെ ഈ ശരീരത്തിൽ ദേഹി ആ ജീവൻ സർവം കർമ്മ സന്യസി അസ്തി, പരമാർത്ഥത്തിൽ സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ടും എന്നാൽ വ്യവഹാരത്തിൽ എല്ലാ കർമ്മങ്ങളെയും അനുഷ്ഠിച്ചുകൊണ്ടും ഇരിക്കുന്നു. സാധാരണഗതിയിൽ ആ ജീവൻ ഇരിക്കുന്ന എങ്ങനെ? ഇതൊന്നും വേർതിരിച്ചറിയാതെ ഈ ശരീരം മനോബുദ്ധികളോട് താതാത്മ്യപ്പെട്ട് ഇതിൽ ഞാനെന്നുള്ള ഭാവത്തോടും, അങ്ങനെ ഇരിക്കുന്ന ഒരു ജീവന് ഒരിക്കലും ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ള അനുഭവം വരുന്നില്ല, മറിച്ച് താൻ തന്റെ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ താൻ തന്റെ ഇരിപ്പിടത്തിലിരിക്കുന്നു, ഈ രാജ്യത്തിലിരിക്കുന്നു, ഈ ഭൂമിയിലിരിക്കുന്നു. അവിടെയെല്ലാം അങ്ങനെ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ്? ആ ജീവൻ ആ ജീവഭാവത്തിൽ തന്നെ ഇതിനോടുള്ള മനസ്സുകൊണ്ട് താതാത്മ്യപ്പെട്ടിട്ടാണ് പറയുന്നത്, അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇവിടെ ജ്ഞാനിയാണെങ്കിലോ സർവം കർമ്മ സന്യസ്യ, സർവകർമ്മങ്ങളെയും ഈ ദേഹത്തിൽ സന്യസിച്ചിട്ട്, ദേഹത്തിൽ സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ട്. എങ്ങനെ ദേഹത്തിൽ സർവകർമ്മങ്ങളെയും സന്യസിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് നേരത്തെ പറഞ്ഞ കർമ്മണ്യ അകർമ്മദർശനം, കർമ്മത്തിലുള്ള അകർമ്മദർശനം കൊണ്ട്. അല്ലെങ്കിൽ ദേഹത്തിൽ സന്യസിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് നിഷേധിച്ചിട്ടുണ്ട് ഭാഷകാരൻ, മനസ്സുകൊണ്ട് ചെയ്യാതെ ശരീരം കൊണ്ട് മാത്രം ചെയ്ത് അങ്ങനെ അല്ല വയ്ക്കാൻ, മനസ്സുകൊണ്ട് ചെയ്യാതെ ശരീരം കൊണ്ട് മാത്രം ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ചെയ്യണമെങ്കിൽ മനസ്സുകൂടി ചേരണം. കേവല ശരീരത്തിന് മാത്രം, മനസ്സുമായി ബന്ധപ്പെടാത്ത ശരീരത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, അത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? എല്ലാം ശരീരത്തിൽ തേയ്ക്കുക എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ അകർമ്മദർശനം കൊണ്ട്, എന്നുവെച്ചാൽ ഈ കർമ്മങ്ങൾ തന്നിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. ഗുണാഗുണേഷു വർത്തന്തേ, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ എന്നുള്ള ജ്ഞാനം കൊണ്ട്. അതാണ് മനസ്സുകൊണ്ട് ശരീരത്തിൽ തിരിക്കുക എന്ന് പറയുന്നു. ഈ കർമ്മങ്ങൾ ഗുണകർമ്മങ്ങളാണ്, ഗുണങ്ങളുടെ കർമ്മങ്ങളാണ്, തനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാ മനസ്സുകൊണ്ട് തിരിക്കുക എന്ന് പറയുന്നതിനും മറ്റു ചില വ്യാഖ്യാനിക്കുന്നുണ്ട് ഭാഷകാരൻ. പറഞ്ഞൊരു പൂർവോഷം എന്താണ്? മനസ്സുകൊണ്ടൊന്നും ചെയ്യാതെ ശരീരം കൊണ്ടെല്ലാം ചെയ്തുകൊണ്ടെന്ന്, അത് സാധ്യമല്ല. ശരീരം കൊണ്ട് ചെയ്യണമെങ്കിൽ മനസ്സതിന്റെ മുമ്പിൽ ചെയ്തിരിക്കണം. മനസ്സ് ബന്ധപ്പെടാതെ ശരീരത്തിന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ മൃതദേഹവും പ്രവർത്തിക്കണം, കാരണം അവിടെ ശരീരമുണ്ട്. പക്ഷെ മൃതദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? കാരണം മനസ്സില്ലാത്തതുകൊണ്ട്. അപ്പൊ മനസ്സ് കൊണ്ട് പ്രവർത്തിക്കാതെ, ശരീരം കൊണ്ട് മാത്രം പ്രവർത്തിക്കാതെ സാധ്യമല്ല. പക്ഷെ ഇവിടെ സമ്യക്ദർശി എന്ത് ചെയ്യുന്നു? സമ്യക്ദർശി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ അറിയുന്നു. എങ്ങനെ? ഗുണ ഗുണേഷു വർത്തന്തേ, അതാണ് ശരീരത്തെ ത്യജിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ എന്നറിയുന്നു. അവരുടെ സംഘത്തെ പഠിക്കുന്നു. പ്രവൃത്തിയല്ല ഉപേക്ഷിക്കുന്നത്, പ്രവൃത്തിയുള്ള സംഘത്തെ പഠിക്കുന്നു. ആ സംഘത്തെ വെടിഞ്ഞ് അങ്ങനെ അയാൾക്ക് പ്രവർത്തിക്കുകയോ ഇനി പ്രവൃത്തിയെ വെടിയുകയോ ചെയ്യാം. സർവകർമ്മ സന്യാസത്തെ ബാഹ്യമായി അനുഷ്ഠിക്കും, അല്ലെങ്കിൽ സർവകർമ്മത്തെയും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സർവകർമ്മ സന്യാസത്തിലിരിക്കുക, രണ്ടും ആകാം. ആ രണ്ട് രീതിയിലിരുന്നു കഴിഞ്ഞാലും എന്താണ്? സർവം കർമ്മ സന്യാസ്യ, ആളെ സംബന്ധിച്ചിടത്തോളം ഫലത്തിൽ സന്യാസം. കർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും, കർമ്മത്തെ അനുഷ്ഠിക്കാതെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും, ഇവിടെ ഈ സമദർശിയെ സംബന്ധിച്ചിടത്തോളം ഫലത്തിൽ സന്യാസമാണ്. അതെന്ന് പറയുന്നു, സർവം കർമ്മ സന്യാസ്യ, സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട്. അത് ശരീരത്തിൻ്റെതാണ്, മനസ്സിൻ്റെതാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടേതാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടേതാണ്. തൻ്റെ വാസ്തവ സ്വരൂപമായ ആത്മസ്വരൂപത്തിന് ഈ കർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള അകർമ്മ ദർശനം കൊണ്ട് ആ തത്വദർശി സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ സുഖമായിരിക്കുന്നതാണ് വാസ്തവത്തിലുള്ള ആത്മാവിന്റെ നിജസ്ഥിതി, യഥാർത്ഥ സ്ഥിതി. ആത്മാവ് സദാ അങ്ങനെ തന്നെ ഇരിക്കുന്നു, ആ സുഖത്തിൽ തന്നെ ഇരിക്കുന്നു. പക്ഷേ അജ്ഞാനം കൊണ്ട് ആ ജീവഭാവത്തിൽ വന്നിട്ട് ആത്മാവിന്റെ ആ നിജസ്വരൂപത്തെ മറച്ചിരിക്കുന്നു. ജ്ഞാനം കൊണ്ട് ആ മറ നീക്കുന്നു, അജ്ഞാനത്തെ നശിപ്പിച്ച് ആ മറ നീക്കിയിട്ട് ആ ജീവൻ സ്വസ്വരൂപസ്ഥിതനായി ആത്മനിഷ്ഠനായിരുന്നു കൊണ്ട് കർമ്മങ്ങളെ സന്യസിച്ച് സുഖമായി ഈ ശരീരത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ അനുഭവം എന്താണ്? തത്വജ്ഞാനിയുടെ അനുഭവം താൻ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തിലിരിക്കുന്നു, ഇരിപ്പിടത്തിലിരിക്കുന്നു എന്നല്ല, മറിച്ച് താൻ ഈ ശരീരത്തിലിരിക്കുന്നു എന്നാണ് തത്വജ്ഞാനിയുടെ അനുഭവം. തനിക്ക് ഈ ശരീരവുമായിട്ടുള്ള ബന്ധം തത്വജ്ഞാനി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണോ, ഇത് കേവലം തൻ്റെ ഒരു ഇരിപ്പിടം മാത്രമാണ് എന്ന് പറഞ്ഞാൽ താൻ സദാസമയവും ഇതിൽ നിന്ന് സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യമാണ് മോക്ഷം, അതാണ് സുഖം. അങ്ങനെ തിരിച്ചറിയുന്ന തത്വജ്ഞാനി എന്ന് ആ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചു. ഇനി അതിൽ വരുന്ന ചില സംശയങ്ങൾക്ക് മറുപടി പറയാണ്. കിം വിശേഷണേന സർവോ ഹി ദേഹി സന്യാസി അസന്യാസി വാ ദേഹി ഏവ അസ്ഥി തത്ര അനർത്ഥകം വിശേഷണം. പറയുന്നു, സന്യാസിയായാലും സന്യാസിയായെങ്കിലും അല്ല, ഇനി തത്വജ്ഞാനിയാണ് അല്ല, തത്വജ്ഞാനി അല്ല, ആരായാലും ശരി, സർവദേഹികളും ദേഹം ഉള്ളവരെല്ലാം ദേഹികളാണ്. എന്നുവെച്ചാൽ എല്ലാ ജീവന്മാരും ദേഹേയവാസ്ഥയിൽ ദേഹത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. വിശേഷിച്ചിവിടെ എന്തിനു പറയുന്നത്? സമ്യക്ദർശി ദേഹത്തിലിരിക്കുന്നു, മറ്റ് ജീവന്മാരെല്ലാം ആ ജീവന്മാരുടെ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തത്ര അനർത്ഥകം വിശേഷണം പ്രത്യേകിച്ച് എന്തിനു പറയണം? ഏത് ജീവനാണ് ശരീരത്തിൽ ഇരിക്കാതെ ഇത്തരം വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ആർക്ക് ഏർപ്പെടാൻ കഴിയും? ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു ജീവന് ഏർപ്പെടണമെങ്കിൽ ആ ജീവൻ ആ ശരീരത്തിൽ ഇരിക്കണം, ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചാണ്. അപ്പം എല്ലാ ജീവന്മാരും ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് സമദർശി ശരീരത്തിലിരിക്കുന്നു എന്നെന്തിനു പറഞ്ഞു? ഉച്ചതേ യസ്തു അജ്ഞോ ദേഹി ദേഹേന്ദ്രിയ സംഘാത മാത്ര ആത്മദർശി സർവോ ഗേഹി ഭൂമു ആസനേവ അസ്യ മാസ ഇതി മഞ്ഞതി. വ്യത്യാസമുണ്ട്, രണ്ടവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ജീവന്റെ പരമാർത്ഥമായ അവസ്ഥ. ആ പരമാർത്ഥമായ അവസ്ഥയിൽ ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി, ആ പരമാർത്ഥത്തിൽ ആ ജീവൻ എല്ലാ സംഘവും വെടിഞ്ഞ് ഈ ശരീരത്തെ കേവലം ഒരു ഉപകരണമാക്കി, ഒരു ഇരിപ്പിടമാക്കി ആ ശരീരത്തിൽ ഇരിക്കുന്നു. അതാണ് പരമാർത്ഥം. പിന്നെ ഇവിടെ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തൻ്റെ നിജസ്ഥിതി അതായിരിക്കെ തൻ്റെ നിജസ്വരൂപം അങ്ങനെയായിരിക്കെ ജീവന്മാര് അത് മറന്ന് ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അപൂർവം ചിലർ എന്ത് ചെയ്യുന്നു, തത്വദർശനം കൊണ്ട് ഇതിനെ വേർതിരിച്ചറിഞ്ഞിരിക്കുന്നു, വിവേകത്തോടു കൂടിയിരിക്കുന്നു. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ പരമാർത്ഥത്തിൽ എല്ലാവരും ഈ ശരീരത്തിൽ ഇരിക്കുക തന്നെയാണ്, അത് തന്നെയാണ് വാസ്തവം. പക്ഷെ എന്നാലും യസ്തു അജ്ഞോ ദേഹി, വിവേകമില്ലാത്തവരുണ്ട്, അറിവില്ലാത്തവരുണ്ട്. ഈ ശരീരവും കൊണ്ട് ഈ ശരീരത്തെ ഒരു ഭാരമായി, ഈ ശരീരം കൊണ്ട് ഓരോ പ്രവൃത്തികളെടുത്ത് ഈ ശരീരത്തിൽ തന്നെ സ്വന്തം ബുദ്ധി മയങ്ങി, മതി മയങ്ങി ഈ ശരീരത്തോടു കൂടി നടക്കുന്നു. അജ്ഞഃ ദേഹി, ഇതാണ് സർവസ്വം എന്ന് കരുതി ദേഹേന്ദ്രിയ സംഘാത മാത്ര ആത്മദർശി. അവനെ സംബന്ധിച്ചിടത്തോളം ദേഹം ഇന്ദ്രിയം ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന ഇതാണ് അവനെ സംബന്ധിച്ചിടത്തോളം താൻ ആത്മദർശി. ഇത് മാത്രമാണ് താൻ. ഇതിനപ്പുറം ഒരു ചിന്ത, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് താൻ ഇതാണെന്ന് കരുതുന്നു. സാധാരണ സർവ്വജീവന്മാരും അങ്ങനെയാണ്. എല്ലാവരും നീ ആരാണ് എന്ന് ചോദിച്ചാൽ തന്നെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, താനാണെന്ന് കരുതുന്നു. കേവലം ശരീരത്തെയോ മനസ്സിനെയോ ബുദ്ധിയോ അല്ല പറയുന്നു, പിന്നെയോ ഈ സംഘാതം, തന്റെ വികാര വിചാരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സ്ഥൂലമായ പിണ്ഡത്തിൽ ആത്മദർശി, ഇതിനവൻ താനെന്ന് ധരിക്കുന്നു. അതാണ് ഇതിനെ ആത്മാവായി കാണുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതാണ് താനെന്നറിയുക. അതാണ് അവിടെ അറിവിലാണ്, അറിവ് എവിടെയാണ് ഉറയ്ക്കുന്നു എന്നുള്ളിടത്താണ് ആത്മദർശി എന്ന് പ്രയോഗിക്കുന്നു. ഒരാൾ പറയുകയാണ് ഞാൻ ഇതാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നാരാണ് എന്ന് പറയുമ്പോൾ, അയാളുടെ നാമം, അയാളുടെ പേര്, അയാളുടെ ഈ ആകാരം, ഈ രൂപം, ഈ നാമവും രൂപത്തോടും കൂടിയ ഈ വസ്തുവിന്, ഈ സ്ഥൂലമായ വസ്തുവിന്, അല്ലെങ്കിൽ ഈ സ്ഥൂലമായ വസ്തുവിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന എല്ലാ സൂക്ഷ്മമായ അന്ധകരണത്തിന്റെ അവസ്ഥകളെയും ചേർത്തിട്ട് അയാൾ പറയുന്നു ഇതായത് ഞാനാണ് എന്ന് അഭിമാനിക്കുന്നു. അതാണ് സംഘാതം മാത്ര ആത്മദർശി. സസർവോ, എല്ലാവരും അങ്ങനെയാണ്, സർവ്വജീവന്മാരും അങ്ങനെയാണ്. ഇവിടെ ഞാനെന്ന് കരുതുന്നു, അവനെന്തു കരുതുന്നു, അവനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെ, നീ എവിടെ നിൽക്കുന്നു, നീ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? ഗേഹേ ഭൂമൌ ആസനെ, അവൻ പറയും ഞാനിപ്പോൾ ഇന്ന വീട്ടിലിരിക്കുന്നു, എന്റെ വീട്ടിലല്ലെങ്കിൽ അന്യന്റെ വീട്ടിലിരിക്കുന്നു, ഞാൻ ആശ്രമത്തിലിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നു എന്ന് പറയും. അല്ല പുറത്താണെങ്കിൽ പറയും ഭൂമൌ, ഞാനിതാ ഈ സ്ഥലത്താണ്. ആ സ്ഥലത്തെക്കുറിച്ച് പറയും, ആ ദേശത്തെക്കുറിച്ച് പറയും. ഭൂമിയിൽ ഞാൻ, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊല്ലത്താണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിലാണെന്ന് പറയും. അല്ല അവൻ ചിന്തിക്കുന്നതിനനുസരിച്ച് അവന്റെ ശരീരവുമായി അവൻ എവിടെയാണോ ഇരിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ എന്ത് പറയും, ആസനെ ഇരിപ്പിടത്തിലാണ് വാസ, അങ്ങനെ പറയാൻ കഴിയും. സാധാരണ ഒരു അജ്ഞന് പരമാവധി ചിന്തിച്ചാൽ അവൻ ഇത്രേ പറയൂ, നീ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയും ഞാനിതാ ഈ ഇരിപ്പിടത്തിൽ ഇവിടെ ഇരിക്കുകയാണ് എന്നേ പറയാൻ കഴിയൂ. ഇതി മഞ്ഞതേ, ഇതാണ് ഞാൻ. എന്തുകൊണ്ട്? അവിടെ ആ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന തന്റെ സ്വരൂപത്തെ ഒരു തരത്തിലും വിവേചിച്ചറിയുന്നതിനുള്ള വിവേകം അവന്റെ ഉള്ളിൽ ഇല്ല. അതുകൊണ്ട് അവൻ പറയുന്നു ഞാൻ ഇന്നടത്തിരിക്കുകയാണ്. അത് സത്യമായി ധരിച്ചുകൊണ്ട് പറയുന്നു, അത് നിശ്ചയാത്മകമായി പറയുന്നു, ഉറപ്പിച്ച്, അതിൽ യാതൊരു ഭ്രമമോ സംശയമോ ഇല്ലാതെ പറയുന്നു. നഹി ദേഹം മാത്ര ആത്മദർശിനോ ഗേഹേ ഇവ ദേഹേ ആസൈതി പ്രത്യേക സംഭവതി. ദേഹമാത്ര ആത്മദർശി അവന് പറയുന്നതാണ് ഇവിടെ. ദേഹത്തെ മാത്രം, ദേഹത്തിൽ മാത്രം എന്നുവെച്ചാൽ ദേഹത്തിൽ നിന്ന് വേറിട്ട് സ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യത്തിലല്ല, കേവലം ഈ ദേഹത്തിൽ മാത്രം, ഈ സംഘാതത്തിൽ മാത്രം തന്നെ കാണുന്നവൻ, താൻ ഇതാണെന്ന് അറിയുന്നവൻ. ഗേഹേ ഇവ, അവനെങ്ങനെയാണോ പറയുന്നത് ഞാനിതാ എന്റെ വീട്ടിലിരിക്കുന്നു, ഞാൻ വീട്ടിലിരിക്കുന്നു, നടക്കുന്നു എന്നെല്ലാം പറയുന്നത് പോലെ ദേഹേ ആസ്വ ഇതി പ്രത്യേക എന്ന സംഭവം, അവനൊരിക്കലും ചിന്തിക്കാനേ കഴിയത്തില്ല എന്താണ് ഞാൻ വാസ്തവത്തിൽ ഇരിക്കുന്നത്, ഇവിടെ ഈ ശരീരത്തിലാണ്, ഈ ശരീരമാകുന്ന ഈ ബന്ധനത്തിൽ താൻ പെട്ടിരിക്കുകയാണ് എന്നവനൊരിക്കലും ചിന്തിക്കാനേ പറ്റത്തില്ല. അല്ലെങ്കിൽ താൻ ഈ ശരീരമാകുന്ന ബന്ധനത്തിൽ നിന്നും മുക്തനായി ഞാൻ ഈ ശരീരത്തെ ഒരു ഇരിപ്പിടമാക്കി, ഈ ശരീരത്തെ എങ്ങനെയാണോ ബാഹ്യമായ ഇരിപ്പിടം അതുപോലെ ഈ ശരീരത്തെ തന്നെ ഒരു ഇരിപ്പിടമാക്കി, ശരീരത്തെ ഇരിപ്പിടമാക്കി ഞാൻ ഇരിക്കുന്നു എന്ന് അറിയണമെങ്കിലും പറയണമെങ്കിലും എന്ത് വേണം? അവൻ ഈ ശരീരമാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചിതനായിരിക്കും, ഈ ശരീരത്തിൽ നിന്ന് തന്നെ വേറിട്ട് കാണുന്നവനായിരിക്കും. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ശരീരത്തിൽ നിന്നും തന്നെ വേറിട്ട് കാണുന്നവൻ. അപ്പൊ തനിക്ക് ഈ ശരീരത്തിൽ നിന്ന് അന്യമായൊരു സ്വരൂപമുണ്ട്, ശരീരത്തിൽ നിന്ന് അന്യമായ ചൈതന്യമാണ് തന്റെ സ്വരൂപം എന്ന് വേർതിരിച്ചറിയുന്നവൻ, അവനൊരിക്കലും ഈ അഹംബുദ്ധിയെ, ഞാനെന്നുള്ള ബോധത്തെ ഈ ശരീരത്തിൽ ഊന്നാതെ അതിൽ ഉറപ്പിക്കാതെ തന്നെ ഇതിൽ നിന്ന് വേറിട്ട ചൈതന്യ വസ്തുവായി കാണുന്ന അവനുണ്ടാകുന്ന അനുഭവം എന്താണ്? ദേഹേ ആസേ, ഞാനിതാ ഇവിടെ ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ള ബോധം ഒരിക്കലും ഈ അജ്ഞന് ദേഹം മാത്രം ദർശിക്കും ഉണ്ടാകുന്നില്ല. സാധാരണ ജീവന്മാർക്കും അതുണ്ടാകുന്നില്ല. ദേഹാദി സംഘാത വ്യതിരിക്ത ആത്മദർശിനസ്തു ദേഹേ ആസ ഇരിപ്പെടുത്തിയ ഉപപദ്ധ്യത, അതുകൊണ്ട് പറയുന്നു വ്യക്തമായും എങ്ങനെയാണോ ഒരുവന് താൻ ഈ വീട്ടിലിരിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇരിപ്പിടത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ ഇരിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്, അതുപോലെ ദേഹവ്യതിരിക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നവന് തീർച്ചയായും താൻ ഈ ശരീരത്തിലിരിക്കുന്നു എന്നുള്ള ബോധമുണ്ടാകുന്നു. ദേഹാദി സംഘാത വ്യതിരിക്ത ആത്മദർശിനസ്തു, ദേഹം മനസ്സ് ബുദ്ധി ഇതെല്ലാം കൂടി ചേർന്ന് ഒരു തരത്തിലും തന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ചൈതന്യത്തെ ഇവയിൽ നിന്നും വേർതിരിച്ച് അറിയാൻ കഴിയാത്ത ഒരുവന് ഒരു കാരണവശാലും ഈ താൻ ദേഹത്തിലിരിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല. മറിച്ചാണെങ്കിലോ എതിരുവനാണോ തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യത്തെ വേർതിരിച്ചെടുക്കുന്നത് ഈ ശരീര സംഘാതത്തിൽ നിന്ന്. അതാണ് ദേഹാദി വ്യതിരിക്താത്മദർശിനസ്തു. അവനെന്താണ്? ദേഹ ആസേ, ഈ ദേഹത്തിലിരിക്കുന്നു താൻ, ദേഹത്തിൽ താൻ ഇരിക്കുന്നു എന്ന് പറയണമെങ്കിൽ താൻ ഈ ദേഹത്തു നിന്ന് വേറിട്ടിരിക്കുന്നവനാണ്, ദേഹത്തു നിന്ന് വേറിട്ടവനാണ്, ദേഹത്തിൽ നിന്ന് വേറിട്ട ഒരു സ്വരൂപം തനിക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു അതാണ് ദേഹം വ്യതിരിക്തം എന്ന് പറയുന്നത്. ഈ ദേഹത്തിൽ നിന്ന് തികച്ചും ഭിന്നമായി വേറിട്ടിരിക്കുന്ന ഒരു സ്വരൂപമാണ് താൻ, അതാണ് തന്റെ സ്വരൂപം. അങ്ങനെ വേറിട്ടിരിക്കുന്നവനാണ് താൻ. അങ്ങനെ ബോധമുള്ളവന് ദേഹേ ആസേ, ഞാനിതാ ഈ ശരീരത്തിലിരിക്കുന്നു, ഞാൻ വേറെയാണ്, താൻ ഇരിപ്പിടത്തിൽ നിന്ന് വേറെയാണ്, ഇരിപ്പിടം തന്റെ ഈ ശരീരമാണ്, ഞാൻ ഇതിൽ ഇരിക്കുന്നു എന്നുള്ള പ്രത്യേക ഉപപദ്ധ്യത. അങ്ങനെ ഒരു ജ്ഞാനം വളരെ യുക്തിയുക്തമായും സംഭവിക്കും. എങ്ങനെയാണോ അവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും താൻ വേറിട്ടവനാണ് എന്ന് ഈ ശരീരത്തെ കൂടി ചിന്തിക്കുന്നു, അതാണ് അവിടുത്തെ യുക്തി. താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും അല്ലെങ്കിൽ താൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും താൻ വേറിട്ടിരിക്കുന്നു, ആര്? താൻ ഈ ശരീരം. അപ്പോൾ എപ്പോഴും ഒരുവൻ ഇരിക്കുന്നയാള് ഇരിപ്പിടത്തിൽ നിന്നും വേറെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന താൻ ഈ ശരീര സംഘാതത്തിൽ നിന്നും തീർച്ചയായും വേറെയാണ്. ഇത് കേവലം തന്റെ ഒരു ഇരിപ്പിടം മാത്രമാണ് എന്നർത്ഥം. പരകർമ്മണാഞ്ച പരസ്മിൻ ആത്മനി അവിദ്യ അധ്യാരോപിതാന വിദ്യ വിവേകജ്ഞാന മനസ സന്യാസ ഉപപദ്ധ്യത. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് തേച്ചിട്ടിരിക്കുക എന്ന് പറയുന്നു. മനസ്സുകൊണ്ട് തേച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, എന്റെ ശരീരം കൊണ്ട് പ്രവൃത്തികളെല്ലാം ചെയ്യുകയാണ് എന്ന് പറയുകയല്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സുകൊണ്ടത് ത്യാഗമാകത്തില്ല. മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ശരീരം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മനസ്സതിൽ വന്നുപോകും. കാരണം എന്തുകൊണ്ട്? കേവലം ശരീരം കൊണ്ടൊരു പ്രവൃത്തി, അങ്ങനെ ഒരു പ്രവൃത്തിയില്ല. മനസ്സുകൂടാതെ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെ ശരീരത്തിൽ ഇതിനെല്ലാം മനസ്സുകൊണ്ട് സന്യസിക്കുന്നത്? അത് പറയുന്നു പരകർമ്മണാഞ്ച. ആദ്യം അവൻ തിരിച്ചറിയുന്നു എന്താണ്? ഈ കർമ്മം ഒരിക്കലും തന്റേതല്ല, തന്റെ വാസ്തവമായിരിക്കുന്ന സ്വരൂപത്തിൽ കർമ്മം സംഭവിക്കുന്നില്ല, അത് ചൈതന്യമാണ്. അവിടെ ജഡമായ കർമ്മത്തിന് നിലനിൽപ്പില്ല. അപ്പോ കർമ്മങ്ങളെല്ലാം എന്തായി? പരകർമ്മങ്ങളായി. മനസ്സിന്റെ ബുദ്ധിയുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെയാണ് ഈ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്. ചലനം എന്ന് പറയുന്നത് സംഭവിക്കുന്ന അവിടെയാണ് അത്. പക്ഷെ എന്ത് ചെയ്യുന്നു ഈ ജീവൻ? പരസ്മിൻ ആത്മനി, അതിൽ നിന്നെല്ലാം വേറിട്ട അതിനെ കേവലം ഒരു ഉപകരണം മാത്രമാക്കി, കേവലം ഒരു ഇരിപ്പിടം മാത്രമാക്കി ഇരിക്കുന്നതായ പരസ്മിന്നാത്മനി, തന്റെ സ്വരൂപമായിരിക്കുന്ന നിന്നും വേറിട്ടിരിക്കുന്ന താനായിരിക്കുന്ന തന്നിൽ, ആത്മാവെന്ന് പറയുമ്പോൾ താൻ, താനെന്ന് പറയുമ്പോൾ ശരീരാദികളിൽ നിന്നും വേറിട്ടിരിക്കുന്ന തന്നിൽ അവിദ്യ അധ്യാരോപിതാന, അതെല്ലാം അവിവേകം കൊണ്ട് കൽപ്പിക്കുന്നതാണ്. തന്റെ ശുദ്ധ സ്വരൂപത്തിൽ അവിവേകം കൊണ്ട് കൽപ്പിച്ചതാണ് ഈ കർമ്മങ്ങൾ. എന്തിന്റെ കർമ്മങ്ങളാണത്? എവിടെ നിന്നതാണ്? ശരീരത്തിന്റെയും മനസ്സിന്റെയും തരത്തിൽ നിലനിന്ന കർമ്മങ്ങളെ തന്നിലേക്ക് കൽപ്പിച്ചിട്ട് ബന്ധനത്തിൽപ്പെടുന്ന ആ ജീവൻ വിദ്യയ വിവേകജ്ഞാനേന, ഇതുവരെ ഇവിടെ ഉപദേശിച്ചതായ ആത്മാനാത്മവിവേകം, തന്നെ തന്നെ ഇതിൽ നിന്നെല്ലാം വേർതിരിച്ചറിയുന്നതായ ആ വിവേകം ജ്ഞാനം കൊണ്ട് മനസ്സാ സന്യാസ, അതാണ് മനസ്സുകൊണ്ടുള്ള സന്യാസം എന്ന് പറയുന്നത്. ആ മനസ്സുകൊണ്ട് താനൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതുന്നതല്ല, വിവേകം കൊണ്ട് അവിവേകത്തെ നശിപ്പിക്കുന്ന ഈ സംഘാതത്തെ തന്നിൽ നിന്നും മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ സംഘാതത്തിൽ നിന്നും താൻ വേറെയാണ്, കർത്തൃത്വം എന്ന് പറയുന്നത് മനസ്സിനും ബുദ്ധിക്കും മറ്റുമാണ് തന്നിലല്ല എന്ന് വേർതിരിച്ചറിയുന്നതായ വിവേകജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ വരുന്നതാണെന്ത്? മനസ്സാ സന്യാസ, മാനസികമായ സന്യാസം. അതായത് കേവലം മനസ്സുകൊണ്ടുള്ള കൽപ്പനയല്ല, വാസ്തവത്തിന് വിരുദ്ധമായൊരു കൽപ്പനയല്ല, മറിച്ച് വിവേകജ്ഞാനം കൊണ്ട് ഈ എങ്ങനെയാണോ ശരീരത്തെ താൻ അന്യമായി കാണുന്നത്, തന്റെ കേവലം ഉപാധിയായി കാണുന്നത്, അതുപോലെ കർത്തൃത്വാദി ധർമ്മങ്ങളും ഈ മനസ്സിന്റെയും ശരീരത്തിന്റെയുമാണ്, ഇതെല്ലാം അവിടെയാണ് സംഭവിക്കുന്നത്, ഇത് കേവലം തനിക്കൊരു ഉപകരണം മാത്രമാണ് എന്നുള്ള വിവേക വിജ്ഞാനം കൊണ്ട് ഇതിൽ നിന്നുള്ള സ്വയം വേർതിരിഞ്ഞു നിന്ന് ഇതിനെ കാണുക, അതാണ് മനസ്സുകൊണ്ടുള്ള സന്യാസം എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു സന്യാസത്തിന് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതായ വിവേകജ്ഞാനം തന്നെ ഉണ്ടാവണം. അങ്ങനെ ഒരു വിവേകജ്ഞാനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് മനസ്സുകൊണ്ട് സന്യസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരാൾ അജ്ഞാനത്തിലിരുന്നുകൊണ്ട്, അജ്ഞാനത്തോടുകൂടി ഒരാൾ പറയുകയാണ് എന്താണ്, ഞാൻ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മനസ്സുകൊണ്ട് തിരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിശേഷിച്ച് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അയാളുടെ മനസ്സിലുള്ള വിവേകം, അവിവേകം നശിക്കുന്നില്ല, അയാളുടെ മനസ്സിന് വിവേകം ഉദയം ചെയ്യുന്നില്ല. ഉത്പന്ന വിവേകജ്ഞാനസ്യ സർവകർമ്മ സന്യാസിനോപി ഗേഹേ ഇവ ദേഹേ ഇവ നവദ്വാരേ പുരേ ആസനം. ഉത്പന്ന വിവേകജ്ഞാനസ്യ, ഈ പറയുന്നതായ വിവേകജ്ഞാനം വന്നു കഴിഞ്ഞവൻ, ഒരുവൻ എങ്ങനെയാണോ ഇവിടെ പറയും മുഞ്ചാതിശീകൈവ എന്ന് പറയും, എങ്ങനെയാണോ ഒരു പുൽക്കൊടിയുടെ അതിന്റെ ഏറ്റവും ഉള്ളിലിരിക്കുന്ന നാമ്പിനെ അതിന്റെ ബാഹ്യ ആവരണങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, അതുപോലെ വിവേകം കൊണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും ധർമ്മങ്ങളെ നല്ലവണ്ണം ഗ്രഹിച്ച് ആ ധർമ്മങ്ങൾ തന്നിലല്ല, താൻ ആ ധർമ്മങ്ങളോട് കൂടിയവനല്ല, തന്നെ തനിക്കതുമായിട്ട് ബന്ധമില്ല എന്നുള്ള വിവേകജ്ഞാനം ഉത്പന്നമായവൻ. വിവേകജ്ഞാനം ഉത്പന്നമാകുക എന്ന് പറഞ്ഞാൽ അതിനെ വിവേകജ്ഞാനത്തെ ഈ അജ്ഞാന ഉപാധികളിലൂടെ ധരിച്ചാൽ പോരാ, അജ്ഞാനമാകുന്ന ഉപാധി, ആ അജ്ഞാനമാകുന്ന ഉപാധി ആശ്രയിച്ചിരിക്കുന്ന മനസ്സും ബുദ്ധികളും ആ ബുദ്ധിയിലൂടെ കേവലം വിവേകജ്ഞാനത്തെ കൽപ്പന ചെയ്താൽ പോരാ, വിവേകജ്ഞാനത്തെ കേവലം ഭാവന ചെയ്താൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു വിവേകജ്ഞാനം, നിശ്ചയാത്മകമായ ജ്ഞാനം ഉത്പന്നമാകണം. എന്ന് പറഞ്ഞാൽ ആ വിവേകജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഭാവന അല്ലെങ്കിൽ കൽപ്പന എന്നുള്ളതിനുപരി ആ വിവേകജ്ഞാനം സ്വാനുഭവമായി മാറണം, അതാണ് ഉത്പന്ന വിവേകജ്ഞാന. അങ്ങനെ വിവേകജ്ഞാനം ജനിച്ചവനുള്ളിൽ സർവകർമ്മ സന്യാസിന, അവന് വാസ്തവത്തിൽ സർവകർമ്മ സന്യാസം സംഭവിച്ചിരിക്കുന്നു. അവന് ശരീരവും മനസ്സും ബുദ്ധിയെല്ലാം ഉണ്ടെങ്കിലും എന്താണ്, കർമ്മത്തിൽ അകർമ്മ ദർശനം കൊണ്ട് അവന് സർവകർമ്മ സന്യാസം സംഭവിച്ചിരിക്കുന്നു. അവൻ കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും അവന് കർമ്മ സന്യാസം വന്നിരിക്കുന്നു. അവൻ ഗേഹ ഇവ ദേഹ ഏവ നവദ്വാരേ പുരേ ആസനം. അവനെ സംബന്ധിച്ചേ പറ്റൂ. എങ്ങനെയാണോ അജ്ഞൻ വീട്ടിലിരിക്കുന്നത്, അതുപോലെ ഈ ശരീരത്തിലിരിക്കാൻ, നവദ്വാരങ്ങളോടുകൂടിയിരിക്കുന്ന ഈ പുരത്തിലിരിക്കാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു വിവേക വിജ്ഞാനം വന്നതിന് ശേഷവും വീണ്ടും അവൻ ഈ ശരീരത്തിൽ ഇരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഈ തത്വജ്ഞാനം ഇങ്ങനെ പ്രചരിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? പറയുന്നു, പ്രാരബ്ധ ഫല കർമ്മ സംസ്കാര ശേഷ അനുവർത്തിയ. പ്രാരബ്ധ ഫലങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, അതെല്ലാം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഈ ശരീരത്തെ ഇരുന്നു കൊണ്ട് തന്നെ, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഈ ശരീരത്തോട് ബന്ധനസ്ഥനായി ഇരുന്നു കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു? വിവേക വിജ്ഞാനം സമ്പാദിച്ച് ഉത്പന്ന വിവേക വിജ്ഞാനം അവന്റെ ഉള്ളിൽ, ആ വിവേക വിജ്ഞാനം സഹജമായി വന്ന് അവൻ ഇതിനെയെല്ലാം ത്യജിച്ചു കഴിഞ്ഞാലും, ഈ ശരീരത്തെ തന്റെ ഒരു ഇരിപ്പിടമായി ഗ്രഹിച്ചു കഴിഞ്ഞാലും വീണ്ടും പ്രാരബ്ധ കർമ്മ ഫലകർമ്മം, പ്രാരബ്ധ ഫലമായിരിക്കുന്ന ഈ ശരീരം, ഈ ശരീരത്തെ ആശ്രയിച്ച് നടക്കുന്ന പ്രാരബ്ധ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ശരീരകർമ്മങ്ങൾ, അല്ലെങ്കിൽ ശരീരവും മനസ്സും എല്ലാം ബന്ധപ്പെടുന്നതായ ബാഹ്യകർമ്മങ്ങൾ, ഇത്തരം കർമ്മങ്ങളെല്ലാം തീരുന്നു. ആ സംസ്കാരശേഷ അനുവർത്തിയ, അവശേഷിച്ചിരിക്കുന്ന സംസ്കാരം, തത്വജ്ഞാനം ഉണ്ടായിട്ടും അവശേഷിച്ചിരിക്കുന്നതായ ആ സംസ്കാരത്തിന്റെ അനുവൃത്തി കൊണ്ട് ജ്ഞാനം സർവകർമാണി ഭസ്മസാത്പുരി എന്ന് പറഞ്ഞു. സർവകർമ്മങ്ങളെയും അത് നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ ഒരു കർമ്മത്തിനും പിന്നെ ബന്ധിക്കുന്നതിനുള്ള ശേഷമില്ല. എന്നാലും ആ പ്രാരബ്ധ ഫലത്തിന്റെയും കർമ്മത്തിന്റെയും സംസ്കാരശേഷം, സംസ്കാരലേശം, അതിന്റെ ലേശം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അനന്തജന്മങ്ങൾ ഭൂതമായും ഒരു ജീവനെ സംബന്ധിച്ച് അതുപോലെ അനന്തജന്മങ്ങൾ ഭാവിയിൽ നിൽക്കുകയാണ്. പക്ഷെ ആ ജന്മങ്ങളെല്ലാം ഈ ഒരു ജന്മത്തിൽ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ ലേശം എന്ന് പറയുന്നത്. വളരെ തുച്ഛമാണ്, വളരെ തുച്ഛമായിരിക്കുന്ന അതിനവർത്തിക്കുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദേഹേവ വിശേഷ വിജ്ഞാനോത്പത്തേഹേ. അപ്പോ ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ, ഈ ജന്മത്തിൽ തന്നെ എന്തുവന്നിരുന്നു അവന് വിശേഷ വിജ്ഞാനോത്പത്തേഹേ. ഈ പറയുന്നതായ ദേഹാദികളിൽ നിന്നും താൻ ഭിന്നനാണ് എന്നുള്ള ആ വിശേഷ വിജ്ഞാനം, ആത്മാനുഭവം ഉണ്ടാകുന്നതുകൊണ്ട് ദേഹേവാസ്ഥേ, അവിടെയും ദേഹം ശേഷിക്കുന്നു. ആ ജീവൻ ഇരിക്കുന്നതിന് വേണ്ടി തന്റെ തത്വം സാക്ഷാത്കരിച്ചതിന് ശേഷവും തനിക്കിരിക്കാനായി ഒരു ഇരിപ്പിടം എന്നുള്ള നിലയ്ക്ക് ഈ ദേഹം ശേഷിക്കുന്നു. ദേഹേവ വിശേഷ വിജ്ഞാനോത്പത്തി പറയുന്നു. ഈ ദേഹത്തെ ആശ്രയിച്ച് ദേഹത്തിൽ താൻ ഇരിക്കുമ്പോഴാണ് തനിക്ക് അനുഭവം ഉണ്ടായത്. അങ്ങനെ അനുഭവം ഉണ്ടായ ദേഹത്തെ തന്നെ അവൻ ഇരിക്കേണ്ടി വരുന്നു. ആ പ്രാരബ്ധ ഫലകർമ്മ സംസ്കാരം നശിക്കുന്നതുവരെ. അതുകൊണ്ട് പറയുന്ന എന്താണ്? ദേഹേ ഏവ അവസ്ഥ. അതുകൊണ്ടാണ് അവൻ പറയുന്നത് താൻ ഈ ശരീരത്തിലിരിക്കുന്നു. കാരണം അവിടെ ഒരു സംശയം വരുന്നത്, ഇങ്ങനെ ഒരു വിവേക വിജ്ഞാനം വന്ന് ഈ ഇതെല്ലാം അജ്ഞാനം കൊണ്ട് കല്പിതമാണ്, പരമാർത്ഥത്തിലില്ല എന്ന് അറിയുന്ന ഒരുവന് പിന്നീട് എന്തിന് ദേഹത്തിലിരിക്കുന്നു എന്നുള്ള ഒരു ബോധം വരണം. വാസ്തവത്തിൽ ദേഹം അവിടെ ഇല്ലല്ലോ, ഇല്ലാത്ത ദേഹത്തിൽ പിന്നെ ആ ദേഹത്തിൽ താൻ ഇരിക്കുന്നു എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ അതും കൃത്രിമമല്ലേ എന്ന് ചോദിച്ചു. അതിനാണ് സമാനം പറഞ്ഞത്, അത് പ്രാരബ്ധ കർമ്മ സംസ്കാരത്തിന്റെ ലേശാനുവൃത്തി, ഈ ശരീരനാശം വരെ നിൽക്കുന്നതായ ആ അനുവൃത്തി കൊണ്ട് അവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. അസ്ഥിയേവ വിശേഷണ ഫലം വിദ്യുത് അവിദ്യുത് പ്രത്യേക ഭേദാപേക്ഷത്വ. അതുകൊണ്ടിവിടെ ഒരു വിശേഷമായ അനുഭവം ഉണ്ട് തന്നെ. സാധാരണ ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, കാരണം ആത്മാവ് നിത്യമുക്തമാണ് എങ്കിൽ അത് അജ്ഞന്റെ ദേഹത്തിനും ജ്ഞാനിയുടെ ദേഹത്തിനും ഒരുപോലെ അല്ലേ? എന്താ വ്യത്യാസം? ആത്മാവിന് ഒരിക്കലും ബന്ധനമില്ല, ആത്മാവ് ഒരിക്കലും സംസാരത്തിൽ പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അജ്ഞന്റെ ദേഹത്തിലിരിക്കുന്ന ആത്മാവ്, വിജ്ഞന്റെ ദേഹത്തിലിരിക്കുന്ന ആത്മാവ്, ഇങ്ങനെ എന്താ ആത്മാവിന് എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെ പറയുന്നു. രണ്ടും ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പറയുന്നത് അജ്ഞന്റെ ദേഹത്തിലെ ആത്മാവ് വിജ്ഞന്റെ ദേഹത്തിലെ ആത്മാവ്? രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒന്നെന്താണോ, അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അനന്തമായ ആ പ്രാരബ്ധം അനുവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രാരബ്ധത്തിന് അറുതിയില്ല. ഈ ശരീരം ഒരു പ്രാരബ്ധം കൊണ്ട് സ്വീകരിച്ചു. ഇനി അനേക അനന്തമായ ജന്മങ്ങൾക്ക്, അനേകം എന്ന് പറഞ്ഞാൽ പോരാ, അവസാനമില്ലാത്തതായ ജന്മത്തിന്റെ പ്രാരബ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശരീരം നാശം കഴിഞ്ഞാൽ അടുത്ത ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരബ്ധം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നു. അപ്പോൾ അനന്തമായ പ്രാരബ്ധമാണ്. അസമയം ജ്ഞാനിക്കാണെങ്കിലോ ഇവിടെ പറഞ്ഞു പ്രാരബ്ധ ശേഷം ലേശ പ്രാരബ്ധം, ലേശമേ ഉള്ളൂ. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് പേരും ഈ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, ലേശപ്രാരബ്ധം മാത്രമേ ഉള്ളൂ. ആ ലേശപ്രാരബ്ധം നിലനിൽക്കുമ്പോൾ തന്നെ അജ്ഞന്റെ അനുഭവം എന്താണ്? താൻ ഈ ശരീരമെന്നുള്ളതല്ല, താൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നു, താൻ തന്നെ സംബന്ധിച്ച് ശരീരം തന്നെ കേവലം ഒരു ഇരിപ്പിടത്തിന്റെ സ്ഥാനമേ ഉള്ളൂ. അങ്ങനെ ഒരു വിശേഷ അനുഭവം, ഇതി അസ്ഥിയോ വിശേഷണ ഫലം, അതാണ്. രണ്ട് ശരീരത്തിലും മുക്തമായ ആത്മാവാണ് ഇരിക്കുന്നതെങ്കിലും ഒരിടത്ത് മാത്രമേ ആ വിശേഷണമായ ഫലം കാണുന്നുള്ളൂ. എന്താണ് ആത്മ അനുഭൂതി. അതുകൊണ്ട് വിദ്വത് അവിദ്വത് പ്രത്യേകഭേദാവേശത്വ, വിദ്വാന്റെയും അവിദ്വാന്റെയും അനുഭവത്തിലുള്ള വ്യത്യാസത്തെ എടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. മറിച്ചാണെങ്കിലോ വിദ്വാന്റെ ശരീരത്തിനും അവിദ്വാന്റെ ശരീരത്തിനും ഇരിക്കുന്ന ആത്മാവിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ട് ശരീരത്തിലും ഇരിക്കുന്ന എന്താണ്? നിത്യം മുക്തമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ്. പക്ഷേ പ്രത്യയഭേദം, അനുഭവഭേദമുണ്ട്. അജ്ഞന് അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അനുഭവമില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടായാലും ആ അനുഭവങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ടേ അനുഭവപ്പെടുത്തുള്ളൂ. പക്ഷെ വിജ്ഞനാണെങ്കിലോ ശരീരത്തിൽ നിന്നും ഭിന്നനായ തന്റെ അനുഭവമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും വേർതിരിക്കുന്നത് അനുഭവമാണ് അജ്ഞനെയും വിജ്ഞനെയും തമ്മിൽ. അല്ല, ആത്മാവിന്റെ തലത്തിൽ അജ്ഞനും വിജ്ഞനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അനുഭവത്തിന്റെ തലത്തിൽ മാത്രമാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് വിദ്വത് അവിദ്വത് പ്രത്യേക ഭേദാപേക്ഷം. വിദ്വത് അവിദ്വാൻ, വിദ്വാനും അവിദ്വാനും തമ്മിലുള്ള പ്രത്യേക ഭേദം, ജ്ഞാനഭേദം, അതാണ് രണ്ടുപേരെയും വേർതിരിക്കുന്നത്. എന്നെങ്കിൽ സാധനഗതി ചോദിക്കും, ഞാനും അദ്വൈതം പരമാർത്ഥമാണെങ്കിൽ ഞാനും അജ്ഞാനിയും തമ്മിൽ എന്താ ഭേദം എന്ന് ചോദിക്കാനുള്ള സമാധാനമാണ് ഇവിടെ പറഞ്ഞത്. വീണ്ടും അവിടെ സംശയം വരുന്നു, യദ്യപി കാര്യകരണ കർമാണി അവിദ്യ ആത്മനി അധ്യാരോപിതാനി സന്യസി ആശ്രയിത്യുക്തം തഥാപി ആത്മസവായിത്തു കർത്തൃത്വം കരയിതൃത്വം ച സ്യാദിത്യ ആശങ്ക. കാര്യകരണ കർമാണി അവിദ്യ ആത്മനി അധ്യാരോപിതാനി. ശരിയാണ്, ഇതെല്ലാം ഈ ശരീരം, ഈ ഇന്ദ്രിയങ്ങൾ, പിന്നെ ഇതിനെ ആശ്രയിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ കൽപ്പിതം തന്നെ, അതിനംഗീകരിക്കാം. ആരോപിതമാണ് അതിനെല്ലാം. എന്ത് ചെയ്യുന്നു? സന്യാസി ആസ്തി ഇതിനെല്ലാം ത്യജിച്ചിട്ട് തന്നോടുള്ള ഇതിന്റെ എല്ലാം ബന്ധത്തെ വേർപെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? താൻ ഇതിൽ നിന്നെല്ലാം വേറിട്ടവനായിരിക്കുന്നു. അത് പറഞ്ഞു, തഥാപി ആത്മസമവായതു കർത്തൃത്വം കാരയിതൃത്വം ജസ്യാ. പറയുന്നു, ഇതിനെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും, പറയുന്നു ഇതിനെല്ലാം ഇവിടെ ഉപേക്ഷിക്കുന്നത്, ഇതാണ് ചോദ്യം. ഇതെവിടെയാണോ നിലനിൽക്കുന്നത്, അതിനെ നിലനിൽക്കാൻ വേറെ സ്ഥലമില്ലല്ലോ, ഇതിനെ ഇവിടെ ഉപേക്ഷിക്കും. ഇവിടെ രണ്ട് വസ്തുക്കളെ ഉള്ളൂ, ആത്മാവും അനാത്മാവും. ആത്മാവ് എവിടെ നിൽക്കുന്നു? ആത്മാവ് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതിന് നിൽക്കാൻ വേറെ ഇടം വേണ്ട. അനാത്മാക്കളോ അതെല്ലാം ആത്മാവിൽ നിൽക്കുന്നു. അപ്പൊ ഇതിനെ ഉപേക്ഷിച്ച് എവിടെ ഉപേക്ഷിക്കും? ഉപേക്ഷിക്കാൻ വേറെ സ്ഥലമില്ല. അപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ചാലും ഇവിടെ തന്നെ നിൽക്കും, വേറെ എങ്ങോട്ട് പോകാനാണ്? അതാണ് ചോദ്യം. നമുക്ക് അങ്ങനെയല്ല, ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യും? വീട്ടിലിരിക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് പുറത്ത് കളയാം, ആറ്റിലോ തോട്ടിലോ കളയാം. അവിടെ എന്താണ്? അന്യദേശം കൊണ്ട് ഉപേക്ഷിക്കാം. പക്ഷെ തന്നിൽ തന്നെ ഇരിക്കുന്നതായ ഇതിനെല്ലാം ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കും. കാരണം അവിടെ ഉപേക്ഷിക്കാൻ, മാറ്റിയിടാൻ, ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു വസ്തുവിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെക്കാൻ ഇവിടെ വേറെ ഇടമില്ലല്ലോ. ഇത് സഞ്ചരിച്ചാലും ഉപേക്ഷിച്ചാലും വീണ്ടും തന്നെ തന്നെ കിടക്കും. എവിടെയാണോ നിന്ന് അവിടെ തന്നെ നിൽക്കും. ഇത് കല്പിതമാണ്, ആരോപിതമാണ് എന്ന് കരുതിയാലും കർത്തൃത്വം കാരയിതൃത്വം തുടങ്ങിയ എല്ലാ ധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും അത് അതിന് പോകാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ട് അതിവിടെ എടുത്തിട്ടാണ്. അതവിടെ തന്നെ, അതെവിടെയാണോ നിന്ന് അവിടെ തന്നെ നിൽക്കും. ത്യാസംഖ്യാഹ പറയുന്നു. എന്താണ്? നൈവ കുറുവൻ സ്വയം കാര്യകരണാനി കാരയൻ ക്രിയാസ് പ്രവർത്തകൻ പറയുന്നു. ഇതങ്ങനെയല്ല. ഇത് എന്താണ്? സാധാരണ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വസ്തു ഒരു ദേശത്തെ അപേക്ഷിക്കുന്നു. അത് മൂർത്തമായ വസ്തുക്കൾക്കെല്ലാം ദേശത്തെ അപേക്ഷിക്കേണ്ടി വരും. ഒരു ദേശത്തെ അപേക്ഷിച്ചിരിക്കുന്ന വസ്തുവിനെ നമ്മൾ സന്യസിക്കുക ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറ്റി വയ്ക്കുക എന്നാണ്. ഇവിടെ എന്താണ് കടത്തൃത്വമായ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് ഇത്? ആരോപിതമാണ്, ഇത് കൽപ്പിതമാണ്. കൽപ്പിതമായ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും, എങ്ങനെയാണോ ബാഹ്യമായ വസ്തു അത് ദേശകാലങ്ങളെ അപേക്ഷിച്ച് നിൽക്കുന്നത്, ഇത് അങ്ങനെ ഒരിക്കലും കൽപ്പിതമായ വസ്തു ദേശകാലത്തെ അപേക്ഷിച്ച് നിൽക്കുന്നതല്ല. അതിനപേക്ഷിക്കാൻ കാരണം വാസ്തവമായ ഒരു വസ്തുവിന് മാത്രമേ വാസ്തവമായ ദേശകാലങ്ങളെ അപേക്ഷിച്ച് നിലനിൽപ്പുള്ളൂ. ഇത് വാസ്തവത്തിൽ അവാസ്തവങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് വാസ്തവത്തിലുള്ള നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് വാസ്തവത്തിലുള്ള ദേശകാലങ്ങളെ അപേക്ഷിച്ച് നിലനിൽക്കുന്നതല്ല. നൈവ കുറുവൻ സ്വയം ന കാര്യകരണാനി കാരയൻ ക്രിയാസു പ്രവർത്തകൻ ഇവിടെ പറയും. ഇതൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യിപ്പിക്കുന്നതുമില്ല. വ്യാവഹാരികമായ ഒരു സത്യ ഒരു ഉണ്മയെ ആശ്രയിച്ചിട്ടാണ് ഈ ദേശകാലങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ആ ദേശകാലങ്ങളെ ആശ്രയിച്ചാണ് വസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നതും ത്യജിക്കുന്നതുമല്ല. അതുപോലെ നമുക്ക് സ്വീകരിക്കാനോ ത്യജിക്കാനോ പറ്റിയവയല്ല. എങ്ങനെ? പാരമാർത്ഥികമായി നോക്കുമ്പോൾ, പാരമാർത്ഥികമായി ഉള്ള ഇതിന്റെ നിലനിൽപ്പിന് ദേശകാലാദികളുടെ അപേക്ഷയിൽ നിന്നുകൊണ്ട് ദേശകാലാദികളും ഇതിൽ കൽപ്പിതങ്ങളാണ്. അപ്പോൾ വ്യാവഹാരികമായ നിലനിൽപ്പിനാണ് വസ്തുക്കൾക്ക് ദേശകാലങ്ങളെ അപേക്ഷിക്കേണ്ടി വരുന്നത്. അവിടെയാണ് അതിന് ഗതിയും ആഗതിയും വരുന്നത്. അവിടെയാണ് ഗ്രാഹ്യവും ത്യാജ്യവും എല്ലാം വരുന്നത്. പരമാർത്ഥ കൽപ്പിതമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ആ കൽപ്പന എന്ന് പറയുന്നത്? നിരുപാധികമാണ്. കൽപ്പന ഒരിക്കലും ഏതെങ്കിലും ഉപാധിയെ ആശ്രയിച്ചിട്ടല്ല കൽപ്പിക്കുന്നത്. കൽപ്പന നിരുപാധികമായി തന്നെ വരും. നമ്മൾ അതിന് ദേശകാലങ്ങളായി സാധാരണ വരുന്ന വ്യവഹാരിക വ്യവഹാരത്തിന്, ബാഹ്യമായ വ്യവഹാരത്തിന് ഏറ്റവും സൂക്ഷ്മമായി ആത്യന്തികമായി ദേശകാലത്തെ അപേക്ഷിക്കേണ്ടി വരുന്നു. ആ ദേശകാലത്തെ അപേക്ഷിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് വസ്തുക്കളിൽ സാപേക്ഷത നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന കൽപ്പനയാണെങ്കിലോ നിരുപാധികമായ കൽപ്പനയാണ്, അല്ലെങ്കിൽ അത് അനിർവചനീയമായ കൽപ്പനയാണ്. അതുകൊണ്ടാണ് അതിന് മായാമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഈ പറയുന്ന തരത്തിൽ വസ്തുവിന്റെ വാസ്തവികത അങ്ങനെ വന്നവിടെ ഇല്ല. അതുകൊണ്ടവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു വസ്തുവിനെ മാറ്റി വയ്ക്കുന്നത് പോലെയുള്ള സന്യാസമല്ല സംഭവിക്കുന്നത്, ത്യാഗമല്ല സംഭവിക്കുന്നത്. മറിച്ചോ വിവേകജ്ഞാനം കൊണ്ട് അജ്ഞാനനാശം അത്രേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അതാണ് പറയുന്നത്, നൈവ കുറുവൻ സ്വയം കാര്യകരണാനി കാര്യൻ ക്രിയാസു പ്രവർത്തകൻ കിം യത് കർത്തൃത്വം കാര്യതൃത്വം ച ദേഹിന സ്വാത്മസമവായി സത് സാധാരണഗതിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃത്വം കാര്യതൃത്വം, അതായത് മൂർത്തമായ ഭൗതികമായ വസ്തുക്കളുടെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് സമാനമായിട്ടല്ല ഇവിടെ ജ്ഞാനത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബോധത്തിൽ സംഭവിക്കുന്നത്. ബോധത്തിന് മൂർത്തമായ ഒരു രൂപമില്ല, ബോധത്തിൽ ഒരു വസ്തുവല്ല. അതുകൊണ്ട് വസ്തുക്കളിൽ സംഭവിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നത്. കർത്തൃത്വം കാര്യതൃത്വം ച ദേഹിന സ്വാത്മസമവായി. കർത്തൃത്വവും കാര്യതൃത്വവും ചെയ്യുക ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ്? സ്ഥൂലമായ അല്ലെങ്കിൽ ബാഹ്യമായ അല്ലെങ്കിൽ ഭൗതികമായ വസ്തുക്കളെ ആശ്രയിച്ചിട്ടാണ്, ശരീരം മനസ്സ് തുടങ്ങിയ വസ്തുക്കളെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. സ്വാത്മസമവായി, അത് തന്നോട് ചേർന്നിരിക്കുകയാണ്. അതിനെ സന്യാസി അതിനെ ത്യജിക്കുന്നോണ്ട് പിന്നെ എന്ത് വരുന്നു? അതിനെ സങ്കല്പം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു, അതിനെ ജ്ഞാനം കൊണ്ട് ത്യജിക്കുന്നു. അത് പിന്നീട് നിലനിൽക്കുന്നില്ല, ദേഹിയിലത് നിലനിൽക്കുന്നില്ല. യഥാ ഗച്ഛതോ ഗതിർ ഗമനം വ്യാപാര പരിത്യാഗോ പരിത്യാഗന്യ സഞ്ചരിക്കുന്നു. സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഗമനം വ്യാപാരമുണ്ട്. പക്ഷെ അവനെന്ത് ചെയ്യുന്നു? ആ വ്യാപാരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗമനമില്ല. വ്യാപാരത്തെ അവൻ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ ഗമനമില്ലാതാകും. നടന്നുകൊണ്ടിരിക്കുന്നു, അവനിൽ ഗമനമെന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. സഞ്ചാരം എന്ന് പറയുന്ന ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷമാണോ അവനത് നിർത്തുന്നത്, ആ നിമിഷം എന്ത് ചെയ്യുന്നു? പിന്നെ ആ പ്രവർത്തനം അവിടെ അപ്രത്യക്ഷമാകും, പിന്നെ ആ പ്രവർത്തനം നിലനിൽക്കുന്നില്ല. കിംവാ സ്വദേവ ആത്മനോ നാസ്തി. അപ്പൊ അതുപോലെ ഇതിനെ നമ്മൾ എന്താണോ ഒരു കാലത്ത് ഉണ്ടായിരുന്നത്, ഗമനക്രിയയെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മൾ നടക്കുന്നു, ആ സമയത്തുണ്ട്, നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നു, വീണ്ടും നടന്നു കഴിഞ്ഞാൽ വരും. എന്തുകൊണ്ട്? അതിന് വ്യാവഹാരികമായ ഒരു അസ്തിത്വം ഉണ്ട് ആ ക്രിയയ്ക്ക്. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്, കിംവാ സ്വദേവ ആത്മനോ നാസ്തി. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്, സ്വദേ തന്നെ ഇവിടെ അത്തരം വ്യാപാരങ്ങൾ ഇല്ലാത്തതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്, ഒരു വസ്തുവിന്റെ വാസ്തവികതയും ആ വസ്തുവിന്റെ കാല്പനികതയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും രണ്ട് തലങ്ങളുണ്ട്, ഒന്നത് കാല്പനികത, മറ്റൊന്ന് വാസ്തവികത. ഒരജ്ഞൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? എല്ലാ വസ്തുക്കളുടെയും, അത് ക്രിയയായാലും ശരി ബാക്കി എന്തായാലും ശരി, എല്ലാ വസ്തുവിന്റെയും വാസ്തവികത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്വജ്ഞാനിയാണെങ്കിലോ ഈ കാണുന്ന സർവ വസ്തുക്കളുടെയും കാല്പനികത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് നേരത്തെ പറഞ്ഞ പ്രാരബ്ധ ശേഷം എന്ന് പറഞ്ഞത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇവിടെ ചോദിക്കുന്നത്. അത്ര ഉച്ചതേ നാസ്തിയാത്മന സ്വതകർത്തൃത്വം കരേതൃത്വം ച പറയുന്നു. ഇവിടെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുക്കളിൽ എന്താണ് വാസ്തവികത ഇല്ല, മറിച്ചതിൽ കാല്പനികത മാത്രമേ ഉള്ളൂ. കാല്പനികതയിൽ ഇത് നിലനിൽക്കുന്നതും വാസ്തവികതയിൽ ഇത് അനുഭവപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തത്വജ്ഞന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നാസ്തിയാത്മന സ്വതകർത്തൃത്വം കരേതൃത്വം ച തന്നിൽ വാസ്തവത്തിൽ കർത്തൃത്വമോ കാര്യതൃത്വമോ ഇല്ല എന്നർത്ഥം. അതുകൊണ്ടെന്താണ് ആ ജ്ഞാനിയുടെ ത്യാഗം എന്ന് പറയുന്നത്? അജ്ഞന്റെ ഭാവനയ്ക്ക് കിട്ടുന്ന ഒരു കാര്യമേ അല്ല. എന്തുകൊണ്ട്? അജ്ഞനെ സംബന്ധിച്ചിടത്തോളം സർവത്തിനും സ്വാഭാവികതയാണ്. അതേസമയം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സർവത്തിനും കേവലം കാൽപ്പനികതയാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ത്യാഗം സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയാണ്. കാലത്തെയും ദേശത്തെയും അപേക്ഷിച്ച് ഒന്നിനായാലും ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറ്റിവെക്കുന്നു. അയാളായാൽ കാലത്തെ അപേക്ഷിച്ച് തൽക്കാലം മാറ്റുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് കേവലം കാൽപ്പനികത മാത്രമാണ്. ഈ ത്യാഗമെന്ന് പറയുന്നത് കേവലം വിവേകജ്ഞാനം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അവിടെ ത്യാഗം വിവേകജ്ഞാനം കൊണ്ട് അജ്ഞാനനാശമല്ലാതെ ത്യാഗത്തിൽ കൂടുതലായി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അജ്ഞാനനാശത്തോടുകൂടി എന്ത് വരുന്നു? ആ ത്യാഗം പൂർത്തിയാകുന്നു. ഉക്തം ഹി അവികാര്യോ മുച്ചതേ. പരമാർത്ഥത്തിൽ എന്താണ്? ഗ്രഹിക്കാനും ത്യജിക്കാനും കഴിയാത്തതായ അവികാരിയാണ് ശരീരസ്തൂപി കൗന്ദേയ എന്ന കരോതി നളിപ്പിതേ. ശരീരത്തിൽ ഇരുന്നാലും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന്റെ പരമമായ താല്പര്യം അതാണ്. അവിടെ സാധാരണ വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ വാസ്തവികതയെ ആശ്രയിച്ചുള്ള ഗ്രാഹ്യ ത്യാഗം ഇതൊന്നും സംഭവിക്കുന്നില്ല. അത് കേവലം അജ്ഞാനനാശം മാത്രമാണ്. വിധിധ്യായ ദീവ ലയലായ ദീവ ഇതി ശ്രുതേഹി. ആത്മാവിന്റെ ആ നിരപേക്ഷമായ തലത്തെ കാണിക്കുന്നതിന് വേണ്ടി ശ്രുതി എന്ന് പറയുകയാണ്. എന്താണ്? ധ്യാനിക്കുന്നു, പക്ഷെ അവൻ ധ്യാനിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു, ധ്യാനം സംഭവിക്കുന്നില്ല. ഇനി മറിച്ച് ചലിക്കുന്നു, പക്ഷെ അവിടെ ചലനം സംഭവിക്കുന്നില്ല, ചലിക്കുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ അവിടത്തെ സ്ഥിരതയും അസ്ഥിരതയും രണ്ടും കേവലം കൽപ്പന മാത്രമാണ് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. എന്നുവെച്ചാൽ അതിന്റെ നിരപേക്ഷമായ നിരുപാധികമായ ഒരു നിലയാണ് ഞാനീ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അത് വ്യാവഹാരികമായ ബുദ്ധിയിൽ അതിനെ മനസ്സിലാക്കുക അസാധ്യമാണ്. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അതുകൊണ്ട് വിദ്വാന്റെയും അവിദ്വാന്റെയും അനുഭവത്തിൽ അത് രണ്ടും രണ്ട് വിരുദ്ധ കോടികളാണ്. അതൊരിക്കലും അവിദ്വാന്റെ കൽപ്പനയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല, കേവലം വിദ്വത് അനുഭവമാണ്. ഇവിടെ പറഞ്ഞല്ലോ ഒരു വിശേഷണ ഫലം, അതൊരു പ്രത്യേകമായ അനുഭവം മാത്രമാണ്. അവിടെ പിന്നെ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നില്ല. അവിടെ എന്താണ് ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. അത് ശ്രുതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് ആ ഈ വിദ്വാന്റെ അനുഭവത്തെ ഒരാർക്കും വിദ്വാനു കൂടിയും മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നല്ല. വിശദീകരണത്തിലൂടെ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിലൂടെ അതിൻ്റെതാണെന്ന് വേറൊരാളെ ബോധ്യപ്പെടുത്താവുന്നുള്ളതൊന്നല്ല. പിന്നെ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാമെന്നുള്ളത്? അതിങ്ങനെയല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കാൻ പറ്റും, നേതി നേതി. അല്ലാതെ നമ്മൾ സത്സംഗത്തിലൂടെ അല്ലെങ്കിൽ ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഉപദേശത്തിലൂടെ വാചികമായി ശബ്ദത്തിലൂടെ ഒരിക്കലും അതിനെ മനസ്സിലാക്കി കൊടുക്കാമെന്നുള്ളതൊന്നല്ല. എന്നാലും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശബ്ദത്തെ എന്തിനു വേണ്ടി പ്രയോഗിക്കുന്നു? കാരണം ഇപ്പോൾ നിലവിലിരിക്കുന്ന ധാരണകളെ തിരുത്താൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. അല്ല, അതിനെക്കുറിച്ചുള്ള വാസ്തവികമായ ധാരണയെ ഉണ്ടാക്കാൻ അത് സഹകരിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? എല്ലാ ധാരണകളും അത് ഈ വ്യാവഹാരികമായ തലത്തിലുള്ളതാണ്. എല്ലാ ധാരണകളും എന്താണ്? ഈ അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ്, വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ അത് ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ട് ശബ്ദത്തിലൂടെ അതിനെ അങ്ങനെ വിശദീകരിക്കാൻ സാധ്യമല്ലാന്ന് പറയുന്നതിൻ്റെ ചുരുക്കം താല്പര്യം അതെന്താണ്? വിദ്വാന്റെയും അവിദ്വാന്റെയും അനുഭവ വ്യത്യാസമാണ്, അതൊരു വിശേഷണ ഫലമാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതിന് ശ്രുതിയെയും പ്രമാണമായിട്ട് പറഞ്ഞു. സർവകർമാണി, സർവകർമ്മങ്ങളെയും നവദ്വാരേഹി, ഈ ദേഹി നവദ്വാരേ പുരേ, നവദ്വാരങ്ങളുള്ളതായ പുരത്തിൽ സർവകർമാണി മനസാ സന്യസ്യ, സർവകർമ്മങ്ങളെയും മനസ്സാൽ സന്യസിച്ച് ന കുറവന്നേവ ന കാരയന്നേവ, ഒന്നും ചെയ്യാതെയും ചെയ്യിപ്പിക്കാതെയും വശി ജിതേന്ദ്രിയനായി സുഖം ആസ്ഥി, സ്വസ്ഥനായി ഇരിക്കുന്നു. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ജീവന്റെയും സഹജമായിരിക്കുന്ന സ്വസ്ഥത. രണ്ടാമത്, തത്വജ്ഞാനിയുടെ അനുഭവം. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ പറയുകയാണ്. സർവകർമാണി മനസ സന്യസ്യാസ്തി സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവന്ന കാരയൻ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ.